സ്മരിച്ചുകൊണ്ട് കൃഷാങ്കര ഭാഷ്യാധ്യായം പദമൂന്ന് അധികരണം എട്ട് സൂത്രം മുപ്പത് സമാന നാമരൂപത്വച്ച ആവൃത്തോ അഭി അവിരോധോ ദർശന സ്മൃതേശ്ച ഈ പുസ്തകത്തിൽ വൃത്തവും അഭി എന്നാണ്. അങ്ങനെയുണ്ട് പാഠം ആവൃത്തവും അഭി എന്നുള്ളതാണ് ശരിക്കുള്ള പാഠം എന്നാണ് തോന്നുന്നത്. സമാന നാമരൂപത്വ, അതായത് ദേവതകൾക്ക് വിഗ്രഹ ശരീരത്തെ സ്വീകരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നിശ്ചയവും അങ്ങനെയൊന്നും കരുതേണ്ട കാര്യമില്ല. അതുകൊണ്ട് ശബ്ദപ്രമാണത്തിന് ദോഷമില്ലെന്നുണ്ട്. ആവൃത്തവും അതെല്ലാം ആവർത്തിക്കുന്നുണ്ട് ഓരോ കല്പങ്ങളിലും. വൃത്തവും അപ്പി എന്ന് പറഞ്ഞാലും അർത്ഥം എന്താണോ അത് തന്നെ ഓരോ കല്പത്തിലും വർത്തിക്കുന്നതുകൊണ്ട് രണ്ടു തരത്തിലുള്ള അർത്ഥം പറയാം. പക്ഷെ ചിലടത്ത് ആവൃത്തവും അഭിയുന്നതാണ്, ചിലടത്ത് വൃത്തവും അഭിയുന്നതാണ്. വൃത്തവും അഭിയെന്ന് പറഞ്ഞാൽ ഓരോ കല്പത്തിലും ഒരേ അത് തന്നെ വർത്തിക്കുന്നു. ആവൃത്തവും എന്ന് വെച്ചാൽ ഓരോ കല്പത്തിലും അത് തന്നെ ആവർത്തിക്കുന്നു. അവിരോധോ ദർശന സ്മൃതി ശ്രുതിയും സ്മൃതിയും അതാണ് അടുത്ത് പറയുന്നത്. സമാന നാമരൂപതാഞ്ച് ശ്രുതി സ്മൃതി ദർശയത്ത എല്ലാ കല്പങ്ങളിലും ഇന്ദ്രനും ഹിരണ്യഗർഭനും ദേവന്മാരും എല്ലാം ഒരുപോലെ തന്നെ സമാന നാമരൂപങ്ങൾ. സംഹിതയിൽ പറയുന്ന സൂര്യ ചന്ദ്രമസൌ ധാത യഥാപൂർവം അകൽപ്പയ ദിവഞ്ച പൃഥ്വീഞ്ച അന്തരീക്ഷം അധോ സ്വ സൂര്യ ചന്ദ്രമസു സൂര്യനെ ചന്ദ്രനെയും ധാതാവ് സൃഷ്ടികർത്താവ് യഥാപൂർവം പൂർവം യഥാ തഥാ പൂർവകൽപ്പത്തിൽ എങ്ങനെയാണോ അതുപോലെ അകൽപ്പയ കൽപ്പിച്ചു എന്നുവെച്ചാൽ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ പൂർവ കൽപ്പത്തിൽ എങ്ങനെയാണോ സൂര്യൻ ഉഷ്ണ സ്വഭാവത്തോടുകൂടിയിരുന്നത് പ്രകാശ സ്വരൂപത്തോടുകൂടിയിരുന്നു അങ്ങനെ തന്നെ ഈ കല്പത്തിൽ സൃഷ്ടിച്ചു. ചന്ദ്രൻ എങ്ങനെ ശീതളമാണ് അതുപോലെ തന്നെ സൃഷ്ടിച്ചു. അതുപോലെ ദിവം ദിലോകം പൃഥിവിയും ഈ പൃഥിവിയെ അന്തരീക്ഷം അന്തരീക്ഷത്തെ അധോ സ്വഹ സ്വർഗത്തെ എല്ലാം പഴയതുപോലെ തന്നെ സൃഷ്ടിച്ചു എന്നാണ്. ഒന്നും നശിക്കുന്നില്ല. എന്നർത്ഥം അതുകൊണ്ട് ദേവന്മാർക്ക് ശരീരത്തെ സ്വീകരിക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. യഥാപൂർവ സങ്കല്പേ സൂര്യചന്ദ്ര പ്രഭൃതി ജഗത് ക്ലിപ്തം തഥാ അസ്മിന്നപി കൽപ്പേ പരമേശ്വരോ അകൽപ്പയത് ഇത്യർത്ഥ. അതിൻ്റെ അർത്ഥം പറയാൻ എങ്ങനെയാണോ പൂർവകൽപ്പത്തിൽ സൂര്യൻ ചന്ദ്രൻ തുടങ്ങിയവ ആയ ജഗത്ത് നിശ്ചിതമായിരുന്നത് ഏത് സ്വരൂപത്തിലാണോ അത് നിലനിന്നിരുന്നത് തഥാ അതുപോലെ തന്നെ അസ്മിൻ അഭി കൽപ്പേ ഈ കൽപ്പത്തിലും പരമേശ്വരോ കൽപ്പയേ പരമേശ്വരൻ കൽപ്പിച്ചു. തഥാ അഗ്നിർവാ അകാമേത അനാഥോ ദേവാനാം സ്യാമിതി സ ഏതം അഗ്നയെ കൃത്തികാഭ്യാ പുരോഡാശം അഷ്ടാകപാലം നിരവപത് തൈത്രിയ ബ്രാഹ്മണത്തിൽ പറയുന്നു. അഗ്നി അകാമേത, അഗ്നി കാമിച്ചു. ഇവിടെ ഈ അഗ്നി എന്ന് പറയുന്ന ആരാണ്? യജമാനൻ പറയുകയാണ്. എന്തുകൊണ്ട്? കൃത്തികകൾ, നക്ഷത്രങ്ങളുടെ ദേവതയായ ആ ദേവതയ്ക്ക് വേണ്ടി ഹവിസിനെ അർപ്പിച്ചവൻ അടുത്ത കൽപ്പത്തിൽ അവൻ ആ ദേവതയായിത്തീരുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. നക്ഷത്രഷ്ടി എന്ന് പറയുന്നു കൃത്തിക നക്ഷത്രങ്ങൾ. അഗ്നിർവ അകാമേത, അവിടെ അഗ്നി എന്ന് പറഞ്ഞ എന്തുകൊണ്ട്? അയാൾ അടുത്ത് അതായിത്തീരും. അന്നാദു ദേവാനാം സ്യാം ഇതി സ്ഥാനമാറ്റം സംഭവിക്കുമല്ലോ. ദേവന്മാർ മനുഷ്യരാകും, മനുഷ്യർ ദേവന്മാരാകും. പക്ഷേ ആ ദേവതകൾ അതുപോലെ തന്നെ ഉണ്ടായിരിക്കും, മറ്റൊരാളായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. മുക്തരാകാത്തവരെല്ലാം ഇങ്ങനെ ഓരോരോ സ്ഥാനത്ത് കാണും. ദേവാനാം, ദേവന്മാരുടെ അന്നാദനായിത്തീരും എന്ന് സങ്കല്പിച്ചു, അന്നത്തെ അധിക്കുന്നവനായിത്തീരും എന്ന് സങ്കല്പിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? സ ഏതം അഗ്നയെ കൃത്തികാഭ്യ, കൃത്തിക നക്ഷത്ര അഭിമാനിയായ ദേവതയ്ക്ക്, അഗ്നി ദേവതയ്ക്ക് വേണ്ടി പുരോഡാശം അട അവിടെ ഹവിസ് ആയിട്ടർപ്പിക്കുന്ന അട അഷ്ടകപാലം, അഷ്ടകപാലങ്ങളിൽ ഓടൽ അട ഉണ്ടാക്കി അതിനെ അർപ്പിച്ചു. നിരവപത്ത്, അങ്ങനെ ഹൈസ് അർപ്പിച്ചു എന്ന് അവിടെ പറയുന്നുവെന്ന് മനസ്സിലാക്കാം. യജമാനൻ എന്ന് പറയുന്നതും ഭാവിയിലെ അഗ്നിയാണ്. അപ്പോൾ അവിടെ സമാന നാമരൂപങ്ങൾ വന്നിരിക്കുന്നു. അതുപോലെ രുദ്രോവ അകാമേത എന്ന് പറയും, വിഷ്ണുവ അകാമേത. ഭാവിയിൽ അവരെല്ലാം രുദ്രനും വിഷ്ണുവും ഒക്കെ ആയി മാറും. ഇതീ നക്ഷത്ര ഇഷ്ടി വിധു യു അഗ്നി നിരവപത് യസ്മൈവ അഗ്നിയുഹോ നിരവപത്തയുഹോ സമാന നാമരൂപതാന്തരസേ. ദേ ശ്രുതി എന്ത് ചെയ്യുന്നു? ഈ നക്ഷത്ര ഇഷ്ടിയിൽ ഏതൊരു അഗ്നിയാണോ ഹവിസിനെ അർപ്പിക്കുന്നത്, ഏതൊരു അഗ്നിക്ക് വേണ്ടിയിട്ടാണോ ഹവിസിനെ അർപ്പിക്കുന്നത്, ഒരേ നാമത്തിൽ പറഞ്ഞിരിക്കുന്നു. സമാന നാമരൂപതാന്തരസേ എന്നുവെച്ചാൽ ഇന്ന് ഇതെല്ലാം ഓരോ കൽപ്പത്തിലും ആവർത്തിക്കുന്നു. ഉദാഹർത്തവ്യ സ്മൃതിരവി ക്ഷീണം നാമധേയാനി യാസ്വേദേഷു ദുഷ്ടയ സർവീന്ദ്രിയന്തേ പ്രസൂതാനാം താന്യേവ ഏഭ്യോ ദദാത്യതഃ. ഋഷിമാരുടെ നാമരൂപങ്ങളെല്ലാം പറയുന്നു. വസിഷ്ഠൻ, വിശ്വാമിത്രം തുടങ്ങിയ നാമരൂപങ്ങൾ അതെല്ലാം സർവര്യന്തി, ആ വേദത്തിലുള്ള നാമങ്ങളെല്ലാം തന്നെ പ്രളയം കഴിഞ്ഞ് പ്രസൂതാണ്. വീണ്ടും അവരെല്ലാം സൃഷ്ടിക്കുമ്പോൾ, അവരെല്ലാം സൃഷ്ടിക്കുമ്പോൾ താനീവ ഏഭ്യോ ദദാതി അജഹ അജൻ സൃഷ്ടികർത്താവ്, ഇവർക്കെല്ലാം അതേ നാമങ്ങൾ തന്നെ കൊടുക്കുന്നു. കൽപ്പത്തിലെ ആ വസിഷ്ഠൻ എന്ന് പറയുന്ന പേര് തന്നെ ഈ കൽപ്പത്തിലെ വസിഷ്ഠനും കൊടുക്കുന്നു. ഉദാഹരണം പറഞ്ഞു, യഥാ വൃദ്ധിഷു ഋതുലിംഗാനി നാമരൂപാണി പര്യയേ. ഈ ഋതുക്കൾ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നു വസന്തം. ഓരോ ഋതുക്കളും ഒരുപോലെ തന്നെ വസന്തം ആരംഭിക്കുമ്പോൾ വൃക്ഷങ്ങളെല്ലാം തളിരിടുന്നു, പല പുഷ്പം വരുന്നു, അതുപോലെ ഇതാവർത്തിക്കുന്നു. ഋതുക്കളിൽ എങ്ങനെയാണോ ഇങ്ങനെ അടയാളങ്ങൾ ആവർത്തിക്കുന്നു, പരിചയെ ആവർത്തിക്കുന്നു, ദൃശ്യന്തി താനി താന്യവ തഥാ ഭാഷ യുഗാദിഷു, അതുപോലെ തന്നെ തഥാ ഭാവ യുഗാദിഷു, ഓരോ യുഗാദികളും സംഭവിക്കുന്നു. ഓരോ വർഷത്തിലും ഋതുക്കൾ മാറി വരുന്നു. ഓരോ ഋതുക്കളും ആരംഭിക്കുമ്പോൾ അതാതിൻ്റെ സവിശേഷതകളോടുകൂടി ആരംഭിക്കുന്നു. അതുകൊണ്ട് ആൾക്കാർ എന്താ വസന്തം വന്നു എന്ന് പറയുന്നു. അതുപോലെ ഓരോ കല്പവും ഒരേ രൂപത്തിൽ തന്നെ ആവിർഭവിക്കുകയും തിരോഭവിക്കുകയും ചെയ്യുന്നു. യഥാ തത് അഭിമാനിനോ അതീത തുല്യാസ്തേ സാമ്പ്രതൈരിഹ ദേവ ദേവീരതീതിർഹി രൂപൈഹി നാമഭി രേവച. അതുപോലെ ഈ ദേവന്മാർ നാമങ്ങളെക്കൊണ്ടും രൂപങ്ങളെക്കൊണ്ടും വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, ഒരുപോലെ ആവർത്തിക്കുന്നു എന്നർത്ഥം. ഇത് അഭിമാനി ദേവതകൾ പറയുന്നു. ചക്ഷുരാദി അഭിമാനിനോ അതീത ദേവ, ചക്ഷുരാദി അഭിമാനി ദേവതകളെല്ലാം ആണ് ഇവിടെ പറഞ്ഞത്. യഥാ അഭിമാനിനോ അതീത തുല്യ, മുമ്പ് ഏതൊക്കെയാണോ ഇവിടെ അഭിമാനി ദേവതകൾ ഉണ്ടായിരുന്നു അവർ തന്നെ വീണ്ടും വരുന്നു. അല്ലെങ്കിൽ ഉപാസനകളൊക്കെ ചെയ്തിട്ട് അവിടെ എത്തുന്നവർ വരുന്നു. മുക്തർക്ക് വരാൻ കഴിയില്ലല്ലോ, ബാക്കിയുള്ളവരല്ല. അവരവരുടെ കർമ്മത്തിനനുസരിച്ച് ഓരോ സ്ഥാനത്തെ പ്രാപിക്കുന്നു, ആ പേരുകൾ തന്നെ അവർക്ക് കിട്ടുന്നു. എന്ന് വെച്ചാൽ ഇതെല്ലാം എല്ലാം പഴയതുപോലെ തന്നെ ആവർത്തിക്കുന്നു. പിന്നെ ഒരേ ദേവന്മാർ വരുന്നു എന്നല്ല അർത്ഥം. കഴിഞ്ഞ കല്പത്തിൽ ദേവനായിരുന്നവൻ ഈ കല്പത്തിൽ മനുഷ്യനാകും, പക്ഷേ അവിടെ പകരം ഒരാൾ കാണും. അത് കർമ്മ പ്രാണികളുടെ കർമ്മത്തിനനുസരിച്ച് സൃഷ്ടികർത്താവ് സൃഷ്ടിക്കുന്നത് കൊണ്ട് കഴിഞ്ഞ ഇന്ദ്രപദവിയിൽ ഇരുന്ന ആള് പിന്നെ എന്ത് സംഭവിച്ചു എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഈ കല്പത്തിൽ വരുമ്പോൾ എന്ത് വരുന്നു, കർമ്മഫലമനുസരിച്ച് അതുപോലെ സൃഷ്ടിക്കുമെന്ന് പറയുന്ന ആ അർത്ഥത്തിലാണ്. അല്ലാതെ അതേ ഇന്ദ്രനെ തന്നെ വീണ്ടും വരുമെന്നുള്ളതല്ല. കർമ്മത്തിനനുസരിച്ച് സൃഷ്ടി നടക്കുന്നതുകൊണ്ട് ഒരു ഇന്ദ്രൻ അവിടെ ഉണ്ടായേ തീരും. അത് കർമ്മത്തിനനുസരിച്ച് ആ സ്ഥാനം അതിനൊരാളെയും അവിടെ ധാതാവ് നിശ്ചയിക്കും, ഇന്ന ആള് ഈ സമയത്ത് ഇന്ദ്രനായിരിക്കട്ടെ എന്ന്. അതാണ്. അല്ലാതെ കഴിഞ്ഞ കല്പത്തിലെ എല്ലാം അതുപോലെ ഇത്തവണ എന്നുള്ളതല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ മുക്തന്മാർ വീണ്ടും വരേണ്ടി വരും, അങ്ങനെ വരത്തില്ല. പിന്നെ കർമ്മഫലത്തിന് അർത്ഥമില്ലാതെ വരും. കഴിഞ്ഞ ജന്മത്തിൽ ഞാനൊരു മനുഷ്യനായിരുന്നു, ഈ ജന്മത്തിലും മനുഷ്യനാണെന്ന് പറയാൻ പറ്റില്ല. ഈ കൽപ്പത്തിൽ ദേവനാകാം, ഉപാസനകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ യഥാന്ന് വെച്ചാൽ അതിന് തുല്യമായി എന്നുള്ള അർത്ഥമാണ്. അല്ലാതെ കഴിഞ്ഞ കൽപ്പത്തിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ഒന്നുമല്ല ഈ കൽപ്പം എന്ന് പറയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കർമ്മങ്ങൾ ചെയ്യുന്നതിനും ഉപാസനയ്ക്കും ഫലമില്ലാതെ വരും. എന്തെല്ലാം ഉപാസനകൾ ചെയ്താലും ഈ കൽപ്പം വരുമ്പോൾ വീണ്ടും പഴയതുപോലെ മനുഷ്യനായി ജനിക്കേണ്ടി വരും. പിന്നെ ഇതെല്ലാം വ്യർത്ഥമാകത്തില്ലേ? അപ്പൊ ഇവിടെ എല്ലാം മനസ്സിലാക്കണം. എന്താണ് യഥാപൂർവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർമ്മ സംസ്കാരം അനുസരിച്ച് അങ്ങനെ സൃഷ്ടിക്കത്തുള്ളൂ. അപ്പൊ എല്ലാ കല്പങ്ങളിലും പല ഹിരണ്യഗർഭനുണ്ടായിരിക്കും, ഇന്ദ്രനുണ്ടായിരിക്കും. പേരിന് മാറ്റമില്ല, സ്ഥാനത്തിന് മാറ്റമില്ല. പക്ഷെ അവിടെ കർമ്മം സംസ്കാരം കൂടെ നോക്കണം, അതനുസരിച്ച് സൃഷ്ടി നടത്തത്തുള്ളൂ. അല്ലാതെ പഴയതുപോലെ എല്ലാം ആവർത്തിക്കുന്നു എന്ന് ധരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നേരത്തെ അഗ്നിയുടെ ഉദാഹരണം പറഞ്ഞത്. ഈ ജന്മത്തിൽ അവൻ ഉപാസകനായിരുന്നു, അടുത്ത ജന്മത്തിൽ അവൻ ഉപാസനായ ദേവനാകുന്നു. ജന്മം എന്ന് വെച്ചാൽ കൽപ്പം. അത് ചിലപ്പോൾ അടുത്ത ജന്മത്തിൽ തന്നെ സംഭവിക്കാം, കൽപ്പത്തിലും സംഭവിക്കുന്നു എന്ന്. അതുകൊണ്ട് ഇതെല്ലാം ആവർത്തിക്കുന്നു. ഇവിടെ പറയുന്ന അതാണ്, ഇതെല്ലാം ആവർത്തിക്കുന്നതുകൊണ്ട് ഇവിടെ ഒന്നും നശിക്കുന്നില്ല. ദേവന്മാർക്ക് ശരീരം സ്വീകരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ശരീരനാശത്തോടുകൂടി അവർ നശിക്കുന്നില്ല എന്നർത്ഥം. മധ്വാദിഷു അസംഭവാത് അനധികാരം ജൈമിനി. അടുത്ത് ജൈമിനി പറയുകയാണ്, ഇത് ശരിയാവില്ല, ദേവന്മാർക്ക് വിദ്യയ്ക്ക് അധികാരമില്ല. എന്തുകൊണ്ട്? ഉപാസനകളിൽ അവർക്ക് അധികാരമില്ലാത്തതുകൊണ്ട്. ജൈമിനി ഇഹ ദേവാദീനാം അഭി ബ്രഹ്മവിദ്യായാം അസ്തി അധികാര ഇതി യത് പ്രതിജ്ഞാതം തത് പര്യാവർത്തിയത്തെ. ഇവിടെ ഈ അധികരണത്തിൽ, ദേവതാ അധികരണത്തിൽ ദേവാദികൾക്കും ബ്രഹ്മവിദ്യയിൽ അധികാരമുണ്ട് എന്ന് എന്താണോ പ്രതിജ്ഞ ചെയ്തത്, നേരത്തെ സ്ഥാപിച്ചത്, പൂർവസൂത്രങ്ങളിൽ അതിനെ തിരുത്തുന്നു. പര്യാവർത്തിയത്തെ, ജൈമിനി ആചാര്യന്റെ അഭിപ്രായം പറയുകയാണ്. എന്തുകൊണ്ട് ദേവാദീനാം അനധികാരം ജൈമിനി ആചാര്യവും എന്നെ ജൈമിനി എന്ന് പറയുന്ന ആചാര്യൻ പറയുന്നു, ഇല്ല, ദേവന്മാർക്ക് ബ്രഹ്മവിദ്യയിൽ അധികാരമില്ല, അവകാശമില്ല. കസ്മാത്, എന്തുകൊണ്ട്? എന്താ അങ്ങനെ പറയാൻ കാരണം? ഇത്രയെല്ലാം പറഞ്ഞതിന് ശേഷം മധ്വാദിഷു അസംഭവ, മധുവിദ്യ എന്ന് പറയുന്ന ഉപാസന, ഛാന്ദോഗ്യത്തിൽ പറയും മധു. ഇവിടെ ഇതാണ്, സൂര്യനെ മധുവായിട്ട് ഉപാസിക്കുന്നു. ഇവിടെ പറയും ദ്വിലോകം എന്ന് പറയുന്ന ഒരു മുള, വംശദണ്ഡ, അതിങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. അതിനെന്ത് വരുന്നു? അന്തരീക്ഷം എന്ന് പറയുന്ന മധു അപൂപം. തേനീച്ചക്കൂട്ടിലിരിക്കുമല്ലോ തേനറകൾ, മധു അപൂപം, അതിങ്ങനെ വാട്ടർ ടാങ്കിൻ്റെയും മറ്റും അടിയിൽ തൂങ്ങിക്കിടക്കും, അതാണ് മധ്വപൂപം എന്ന് പറയുന്നു. അവിടെ ആദിത്യനെന്ന് പറയുന്ന മധു എന്നിങ്ങനെ അതിനുപാസിക്കാൻ പറയുന്നു. എന്തുകൊണ്ടാണത്? ദേവന്മാരെ ആനന്ദിപ്പിക്കുന്നതാണോ എന്ന് പറഞ്ഞാൽ അവിടെ വളരെ വിശദമായി പറയുന്നുണ്ട്. ഉപാസനയുണ്ട്, നമ്മളത് ചർച്ച ചെയ്തിരിക്കാൻ വഴിയില്ല. ഇതാണ് മധുവിദ്യ എന്ന് പറയുന്നത്. വിദ്യ എന്ന് വെച്ചാൽ ഉപാസന. അങ്ങനെ ഒരു ഉപാസനയെ കുറിച്ച് പറയുന്നുണ്ട്, അതിന്റെ ഫലത്തെക്കുറിച്ചും പറയുന്നുണ്ട്. അവിടെ സാധിക്കില്ല, മധുവാദി ഉപാസനകളിൽ ബ്രഹ്മവിദ്യയ്ക്ക് അധികാരം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം വിദ്യ എന്ന് പറയുമ്പോൾ ജ്ഞാനവും വിദ്യയാണ്, ഉപാസനയും വിദ്യയാണ്. ഇവിടെ ജൈമിനി പറയുന്നത് ജ്ഞാനത്തിന് അധികാരം പറഞ്ഞു കഴിഞ്ഞാൽ, അതുപോലെ ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? മാനസികമാണ്. ഉപാസനയും മാനസികമാണ്, അതിലും വരും അധികാരം. പക്ഷേ ഉപാസന ദേവന്മാർക്ക് സാധ്യമല്ല എന്ന് പറയുന്ന യുക്തി വളരെ ലളിതമാണ്. എന്താണോ, ദേവന്മാരാരെ ഉപാസിക്കും? ആദിത്യൻ സ്വയം ദേവനായിരിക്കെ ആദിത്യൻ എങ്ങനെ ആദിത്യനെ ഉപാസിക്കാൻ പറ്റും? സാധിക്കില്ലല്ലോ. ഉപാസന എല്ലാം ഭേദബുദ്ധിയോടുകൂടിയാണ്, ജ്ഞാനമല്ലാതെ ആണ് പറയുന്നത്. ബ്രഹ്മവിദ്യയായ അധികാരാഭ്യുഗമേ, ബ്രഹ്മവിദ്യയിൽ ദേവന്മാർക്ക് അധികാരത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഹീ വിദ്യാത്വവിശേഷ, ഉപാസനയും വിദ്യയാണ്, അതാണ് വിദ്യാത്വവിശേഷ. മധ്വാദി വിദ്യാസു, മധ്വാദി ഉപാസനകളിലും അധികാരം പ്രാപ്തമാകും. അധികാര അഭ്യുഗമ്യത, അധികാരം വന്നു ചേരും. എന്ന ചെയ്യുക സംഭവം, അത് സാധ്യമല്ല. കഥ എന്തുകൊണ്ട്? അസുവ ആദിത്യോ ദേവ മധു ചാന്തോഗ്യത്തെ പറയുന്നു. ഈ ആദിത്യൻ ദേവന്മാരുടെ മധുവാണെന്ന് ഉപാസിക്കുക. തീത്ര മനുഷ്യ ആദിത്യം മധു അധ്യാസേന ഉപാസീരൻ. മനുഷ്യരെന്ത് ചെയ്യുന്നു? ആദിത്യനെ മധുവാണ് എന്ന് ആരോപിച്ചുകൊണ്ട് ഉപാസിക്കുന്നു. ഉപാസന എന്ന് പറയുന്ന ആരോപമാണ്. വാസ്തവത്തിൽ ആദിത്യൻ മധുവാണോ? അല്ല, തേൻ അല്ലല്ലോ. പക്ഷെ അങ്ങനെ ഭാവനയിൽ, ഉപാസന എന്ന് പറയുന്ന ഭാവനയാണ്. ഭാവനയില്ലെങ്കിൽ ഉപാസനയില്ല, സർവത്ര ഉപാസനയില്ല. എന്താണ് അധ്യാരോപമാണ് അവിടെ സംഭവിക്കുന്നത്, അധ്യാസമാണ്. അത് ജ്ഞാനത്തിൽ നിന്ന് അതിന്റെ വ്യത്യാസത്തെ എപ്പോഴും പറയും. ഹൃദയം, ഹൃദയത്തിലൊരു പീഠം, ആ പീഠത്തിലൊരു ദേവൻ അല്ലെങ്കിൽ ഒരു ദേവി, അവിടെ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തുന്നു, ഇതെല്ലാം എന്താണ് ആരോപമാണ്. വാസ്തവത്തിൽ നമ്മ ഹൃദയത്തിൽ ഒരു പീഠവും അതിനകത്തൊരു ദേവത ഇരിക്കുകയാണെങ്കിൽ പിന്നെ ഭാവന ചെയ്യേണ്ട ആവശ്യമില്ല. അതില്ലാത്തതുകൊണ്ടാണ് എന്ത് വരുന്നത്, അവിടെ ഭാവന ചെയ്യേണ്ടി വരുന്നു. ഭാവന ചെയ്തിട്ട് ഭാവന ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിനാണ് ഉപാസന അല്ലെങ്കിൽ ധ്യാനം എന്ന് പറയുന്നത്. ഇല്ലാത്ത ഒന്നിനെ കൽപ്പിക്കുന്നതാണ്. അങ്ങനെ കൽപ്പിച്ചു കഴിഞ്ഞാൽ പറയുന്നു, നിങ്ങളങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇന്ന കാര്യം സംഭവിക്കും. അപ്പോൾ അതിന് ശ്രദ്ധയുള്ളവൻ അത് ചെയ്യും. ആ ശരി, ശ്രുതി പറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ഗുരു പറഞ്ഞിരിക്കുന്നു അങ്ങനെ ചെയ്യാൻ. അപ്പോൾ ഗുരുവിൻ്റെ വാക്ക് സത്യമാണ്, കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഫലത്തെ നിർദ്ദേശിച്ചിരിക്കുന്നു. ഗുരുവിൻ്റെ വാക്ക് സത്യമായി വിശ്വസിക്കുന്നവൻ, ശ്രദ്ധയുള്ളവൻ അത് ചെയ്യുന്നു. പക്ഷെ അത് ശ്രദ്ധയെ ആശ്രയിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിലും അയാളത് അനുഷ്ഠിക്കുന്ന സമയത്ത് ഇല്ലാത്ത ഒന്നിനെ അവിടെ ഭാവന ചെയ്യുകയാണ്. അല്ലാതെ ശരിക്കും നമ്മുടെ മാംസപിണ്ഡമായ ഹൃദയത്തിൽ ദേവത വന്നിരുന്നു കഴിഞ്ഞാൽ അവിടെ പമ്പിങ് നടക്കും, അല്ലാതെ ഡാമേജ് ആയിപ്പോകും, ഹാർട്ട് അറ്റാക്ക് വരും. അപ്പം അങ്ങനെയെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഉപാസന ചെയ്യാൻ പറ്റത്തില്ല. ഉപാസനയ്ക്ക് ശ്രദ്ധ ആവശ്യമാണ്, വൈദികമായാലും പൗരാണികമായാലും താന്ത്രികവും മാന്ത്രികവും എന്തായാലും. അത് ഭാവനയാണ്, അധ്യാരോപമാണ്, പക്ഷെ ശ്രദ്ധ ആണ്. ആധ്യാത്മികമായി പറയാൻ എന്താണ്, അത് സത്ശ്രദ്ധയാണ്, സത്തായ ശ്രദ്ധയാണ്. അതിന് ഫലത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. വൈദിക കർമ്മങ്ങളും എല്ലാം അങ്ങനെയാണല്ലോ, ഇവിടെ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം കിട്ടും, ശ്രദ്ധയുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആരത് ചെയ്യും, വിശ്വാസമുണ്ട്. വേദം പറഞ്ഞിരിക്കുന്നത് സത്യമാണ്, മരിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും. അതിൻ്റെ വിധികൾ പറഞ്ഞിരിക്കുന്നു. അതനുസരിച്ച് ഇവിടെ അഗ്നികുണ്ഡം ഉണ്ടാക്കുന്നു, അവിടെ അഗ്നിയെ ജ്വലിപ്പിക്കുന്നു, ഹവിസർപ്പിക്കുന്നു, മന്ത്രങ്ങൾ ചൊല്ലുന്നു. ഇതെല്ലാം ശ്രദ്ധയെ ആശ്രയിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഉപാസനയും അതുപോലെയാണ്. ഉപാസനയിൽ വിശേഷം എന്താ, അവിടെ ഭാവന അല്ലെങ്കിൽ അധ്യാരോപ അധ്യാസം, ഇതാണ് സംഭവിക്കുന്നത്. ഇത് പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്, രണ്ടും തമ്മിലെ വ്യത്യാസം. ജ്ഞാനം എന്ന് പറയുമ്പോൾ അവിടെ അധ്യാരോപം ഇല്ല എന്ന് മാത്രമല്ല, അധ്യാരോപത്തെ ഇല്ലാതാക്കുന്നു ആണ് അവിടെ ശ്രമിക്കുന്നത്. അവിടെ ഒന്നും ഭാവന ചെയ്യുന്നില്ല, കൽപ്പിക്കുന്നില്ല. എന്തെല്ലാം ഭാവനകളുണ്ടോ അതെല്ലാം ജ്ഞാനം കൊണ്ട് ബാധിച്ചു പോകുന്നു. രണ്ടും തമ്മിലെ വ്യത്യാസം വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ദേവാദിഷു ഹി ഉപാസകേഷു അഭ്യോഗമ്യമാനേഷു ആദിത്യ കം അന്യം ആദിത്യം ഉപാസിത. ദേവാദികൾക്ക് ഇതുപോലുള്ള ഉപാസന അംഗീകരിച്ചു കഴിഞ്ഞാൽ അവരുപാസകന്മാരാകും. ദേവാദിഷു ഉപാസകേഷു അഭ്യുഗമ്യമാനേഷു ആദിത്യ, ആദിത്യൻ സ്വയം ദേവനാണ്. ആദിത്യൻ കണ്ണടചാര ധ്യാനിക്കും, ആദിത്യന് ധ്യാനിക്കാൻ കഴിയും. ധ്യാനിക്കണമെങ്കിലോ തന്നിൽ നിന്നും അന്യനായ ഒരു ആദിത്യം വേണം. കാരണം ദേവൻ ഉപാസിക്കേണ്ട ആരെ, ദേവനെയാണ്, വേറെ ആരും ഉപാസിക്കാൻ പറ്റില്ല. ബ്രഹ്മത്തെയാണെങ്കിൽ അറിയുന്നു, അവിടെ കണ്ണടച്ചിരുന്ന് ധ്യാനിക്കേണ്ട കാര്യമില്ല. ശിവൻ ദേവനാണ്, ശിവൻ കണ്ണടച്ചിരുന്ന് ധ്യാനിക്കുന്നു ചാര് എന്നുള്ള ചോദ്യം. ധ്യാനം എന്ന് വെച്ചാൽ ഉപാസന, ഉപാസനമെങ്കിൽ അന്യനൊരാൾ വേണം. അവിടെ ആരോപ സംഭവിക്കണം, അപ്പോൾ സാധ്യമല്ല, വേറെ ദേവനില്ല. ഉപാസകേഷു അഭ്യുഗമ്യമാനേഷു ആദിത്യ കം അന്യം ആദിത്യം ഉപാസിക്ക. പിന്നെ എന്തെങ്കിലും ചെയ്താൽ പോരാ, കാരണം ഇവിടെ വേദത്തിൽ വിധിച്ചിരിക്കുന്നു, മധുവിദ്യയിൽ പറഞ്ഞിരിക്കുന്നു, നീ ആദിത്യനെ ദൈവമധുവായി ഉപാസിക്കുക. അത് അദ്ദേഹം ചെയ്തല്ലേ പറ്റൂ, അത് ആദിത്യന് ചെയ്യാൻ കഴിയത്തില്ല. അന്യം ആദിത്യ ഉപാസിത പുനശ്ച ആദിത്യ വിപാശ്രയാണി പഞ്ചരോഹിതാദീനി അമൃതാനി വക്രമ്യ വസവോ രുദ്ര ആദിത്യ മരുദ സദ്യ പഞ്ചദേവഗണ ക്രമേണ തത് അമൃതം ഉപജീവന്തിപദിശ്യ സേതം അമൃതം ഏത വസൂനം ഏകോ ഭൂത്വ അഗ്നിന മുഖേന ഏതദേവ അമൃതം ദൃഷ്ട്വാ തൃപ്യതി ഇത്യാദിനാ വസ്വാദ്യുപജീവാനി അമൃതാനി വിജാനതാം വസ്വാദി മഹിമപ്രാപ്തിം ദർശയതി. വസ്വാദേസ്തു കാൻ അന്യാൻ വസ്വാദീൻ അമൃത ഉപജീവിനോ വിജാനീയു കം വാ അന്യം വസ്വാദി മഹിമാനം പ്രേപ്സേയു. വെറുതെ അങ്ങ് ഉപാസിക്കുന്നു, ഉപാസിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറയുന്നു, ഉപാസിക്കുന്നതിന്റെ ഫലം പറയുന്നു, ഉപാസനയുടെ ഫലമായിട്ടുള്ള ആ തൃപ്തിയെക്കുറിച്ച് പറയുന്നു. പിന്നെ ഉപാസനയുടെ ഫലമായി പറയുന്നത് എന്താണ്? ആ ഉപാസനായിരിക്കുന്ന ദേവതകളുടെ ഐശ്വര്യങ്ങളെയൊക്കെ പ്രാപിക്കുന്നു എന്നും പറയുന്നു. അപ്പോൾ ഇന്ദ്രൻ ഇങ്ങനെ ഉപാസിക്കാൻ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആദിത്യൻ ഉപാസനയുടെ ഫലമായ അണിമാദികൾ ഐശ്വര്യങ്ങളോ മഹിമയൊക്കെ എങ്ങനെ പ്രാപിക്കും? കാരണം അതെല്ലാം ഉണ്ടല്ലോ. സ്വയം ഐശ്വര്യങ്ങളോടുകൂടിയിരിക്കുന്ന ആൾ ഉപാസനയുടെ ഫലത്തെ എങ്ങനെ പ്രാപിക്കും? അതെന്ന് പറയുന്ന ഫലം തൃപ്തിയായാലും ശരി, മറ്റെന്തായാലും ശരി. ആ ഉപാസനയെ കുറിച്ചുകൂടെ വിശദീകരിച്ചിരിക്കുകയാണ്. അപ്പൊ അതൊന്നും സാധിക്കുന്ന കാര്യമില്ല, ദേവന്മാരെ സംബന്ധിച്ച് അത് ആവശ്യമില്ലാത്ത കാര്യമാണ്. ഇന്ദ്രൻ ഇനി പ്രാപിക്കേണ്ട, ഇന്ദ്രന്റെ ഐശ്വര്യതയെല്ലാം പ്രാപിച്ചിരിക്കേണ്ടി, ഇവിടെ കഷ്ടപ്പെട്ട് യാഗങ്ങളൊക്കെ ചെയ്തിട്ട് അവിടെ പോയി ഇന്ദ്ര പദവിയെ പ്രാപിച്ച് സർവ ഐശ്വര്യങ്ങളും കൂടി ഇരിക്കുന്ന ആൾ ഇനി അവിടെ ഇരുന്ന് ഇന്ദ്രനെ ഉപാസിച്ചിട്ട് ഇനി എന്ത് കൂടുതൽ നേടാൻ? അപ്പൊ ഇന്ദ്രന് അതിന് ശ്രദ്ധ ഉണ്ടാകത്തില്ല. ഇന്ദ്രൻ ഇന്ദ്രനെ ഉപാസിക്കുക എന്ന് പറയുന്നൊരു അബദ്ധം ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ആദിത്യൻ പുനശ്ചാദിത്യ വിപാശ്രയാണ് പഞ്ചരോഹിതാദീനി അമൃതാനി ഉപക്രമ്യ. അവിടെ ആദിത്യനെ ആശ്രയിച്ചിരിക്കുന്ന രോഹിതാദി അഞ്ച് അമൃതത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അമൃതം എന്ന് പറയുന്നുണ്ട്. അന്തേക്കണ് ലോഹിതം ശുക്ലം കൃഷ്ണം പരംകൃഷ്ണം മധ്യേക്ഷോഭദ ഇവ ഇങ്ങനെയെല്ലാം അവിടെ വിശദീകരിക്കുന്നുണ്ട്. ചാന്തോക്യത്തിൽ വർണ്ണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതൊക്കെ അമൃതമാണെന്ന് പറയും. ഇതെല്ലാം ഭാവന ചെയ്യാൻ വേണ്ടി പറയാണ്. ആദിത്യനെ ദേവമധുവായി ഉപാസിക്കുന്ന മനുഷ്യന്റെ ഭാവനകളെക്കുറിച്ച് പറയുന്നു. അത് വളരെ മനോഹരമായ വർണ്ണനകളാണ്. അങ്ങനെ പറഞ്ഞതിന് ശേഷം പിന്നെ പറയുന്നു, വസവു രുദ്ര ആദിത്യ മരദ സദ്യസ്ഥ പഞ്ചദേവഗണാഹ. പിന്നെ അവിടെ പറയുന്ന എന്താണ്? വസുക്കൾ, രുദ്രന്മാര്, ആദിത്യന്മാര്, മരുത്തുക്കൾ, സാധ്യന്മാര്, ഇങ്ങനെ അഞ്ച് ദേവന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ നാല് വേദത്തിലും പറഞ്ഞ കർമ്മങ്ങളെക്കുറിച്ചും പ്രണവത്തെ ഇവിടെ ചേർത്ത് അഞ്ച് പുഷ്പങ്ങളെക്കുറിച്ച് പറയുന്നു. അതിൽ നമ്മൾ തേനെടുക്കുന്നു. പിന്നെ അവിടെ അർപ്പിക്കുന്ന ഹവിസുകളെ കുറിച്ച് പറയുന്നു. ഈ ദേവതകളെ കുറിച്ച് പറഞ്ഞിട്ട് ക്രമേണ തത്തമൃതം ഉപജീവന്തി. അവരെന്ത് ചെയ്യുന്നു? അതാത് ദേവതാഗണങ്ങൾ അതാത് അമൃതത്തെ അനുഭവിക്കുന്നു എന്ന് പറയുന്നു. എന്ന് പറഞ്ഞതിന് ശേഷം ഏതം ഏവം അമൃതം വേദ, ഇങ്ങനെ ഇതെല്ലാം ദേവ അമൃതമായിട്ട് ആരാണോ ഉപാസിക്കുന്നത്, വസുവനാം ഏകയോ ഭൂത്തു, അവരെല്ലാം അതാത് ദേവകളായി ഈ ആദിത്യന് കാണും. കാരണം ആദിത്യന് പല വർണ്ണങ്ങൾ കാണുന്നുണ്ടോ? ഇതിനെല്ലാം ദേവ അമൃതമായി ഉപാസിക്കുന്നവർ ഒടുവിൽ അവരെല്ലാം ആ ദേവതകളായി മാറിയിട്ട് അമൃതം വേദ അഗ്നിനേവ മുഖേന ഏത് ദേവ അമൃതം ദൃഷ്ട്വാ തൃപ്തി. അഗ്നി മുഖത്തോടുകൂടിയവരായി അമൃതത്തെ കണ്ട് അവർ തൃപ്തരായിത്തീരുന്നു, തൃപ്തിഫലമായി പറയുന്നു. ഇത്യാദിന വസ്വാദ്യുപജീവ്യാന്യ അമൃതാനി വിജാനതാം. അപ്പോ വസ്വാദി ദേവന്മാർ ഭുജിക്കുന്ന അമൃതാദികളെ ഉപാസിക്കുന്നവർ വസ്വാദി മഹിമപ്രാപ്യം ദർശയതി, വസ്വാദി അവരുടെ മഹിമയെ പ്രാപിക്കുന്നു എന്നവിടെ പറയുന്നു. ദേവതാ മഹിമകളെ പ്രാപിക്കുന്നു. ഞാൻ ചുരുക്കി പറഞ്ഞാണ്, വിശദമായിട്ട് ഒരുപാട് വിശദീകരിക്കാനുള്ള ഉപാസനയെ കുറിച്ച് അത് ഛാന്ദോഗ്യത്തില് മൂന്നാം അധ്യായത്തില് നോക്കി വേണമെങ്കിൽ മനസ്സിലാക്കുക. ഇവിടെ ഇപ്പോൾ അത് എങ്ങനെ ഉപാസന എന്നല്ല പറയുന്നത്, അങ്ങനെ ഉപാസിക്കുന്നവർ അതാത് ദേവാമൃതത്തെ പ്രാപിക്കുന്നു, തൃപ്തരാകുന്നു. പിന്നെ ആ എന്താണ് മഹിമകളെല്ലാം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് ദേവന്മാർക്ക് എങ്ങനെ സാധിക്കും? അവരിതെല്ലാം പ്രാപിച്ചവരാണ്. വസ്വാദേസു കാൻ അന്യാൻ വസ്വാദീൻ അമൃത ഉപജീവനവും വിജാനിയോ പറയുന്നു. ഈ വസ്വാദി ദേവന്മാര് ആ ദേവാമൃതത്തെ ഭുജിക്കുന്ന വേറെ ഏത് വസ്വാദികളെ ഉപാസിക്കും? സാധ്യമല്ല. കമ്പ അന്യം വസ്വാദി മഹിമാനം പ്രേപ്സ്യു, അവരിന് വേറെ ഏത് വസു മറ്റേതൊരു വസുവിന്റെ മഹിമയാണ് പ്രാപിക്കുന്നത്, ഐശ്വര്യത്തെയാണ് പ്രാപിക്കുന്നത്. ഇവിടെ വിദ്യ എന്ന് പറയുകയാണെങ്കിൽ കർമ്മത്തിൽ നിന്ന് ഭിന്നമാണത്. അപ്പൊ വിദ്യ എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തെ എടുക്കുക, ഉപാസന എടുക്കുക. ഉപാസനകൾ ദേവന്മാർക്ക് അസാധ്യമായതുകൊണ്ട് വിദ്യയ്ക്ക് ദേവന്മാർക്ക് അധികാരമില്ല എന്നാണ്. അതാണ് ഇവിടെ സമർത്ഥിക്കുന്നത്. ഇതൊക്കെ ദേവന്മാർ അറിയുന്നുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. എന്തായാലും ദേവന്മാരുടെ അധികാരത്തെ കുറിച്ച് മനുഷ്യൻ ചിന്തിക്കുകയാണ്. അതെങ്ങനെ മനുഷ്യന് ചിന്തിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതാണ് പറയുന്നത് ശ്രുതി വേദത്തിൽ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ദേവന്മാരുടെ കാര്യങ്ങളെല്ലാം മനുഷ്യനും അറിയാം, അതുകൊണ്ടാണ് ചിന്തിക്കുന്നത്. യഥാ അഗ്നി പാദോ വായു പദ ആദിത്യ പാദോ ദിശ പാദ വായുർഭാവ സമൃദ്ധ ആദ്യോ ബ്രഹ്മിത്യാദിശ ഇത്യാദിഷു ദേവാത്മോപാസനേഷു തേഷാമേവ ദേവതാനാം അധികാര സംഭവതി. ഇത് എല്ലാം ഓരോ ഉപാസനകളെ കുറിച്ച് പറയുകയാണ്. ആദ്യമാണ് അഗ്നി പാദം. ബ്രഹ്മത്തിന് നാല് പാദങ്ങളുണ്ട്, ഒന്ന് അഗ്നിയാണ്, മറ്റൊന്ന് വായുവാണ്, മറ്റൊന്ന് ആദിത്യനാണ്, മറ്റൊന്ന് ദിക്കാണ്. ഇങ്ങനെ ഉപാസിക്കുക പറയുന്നു. അതും ചാന്ദോഗ്യത്തിൽ പറയുന്നുണ്ട് ഉപാസനാഭാവങ്ങളിൽ. പിന്നെ സമ്മർഗവിദ്യയെ കുറിച്ച് അവിടെ പറഞ്ഞു. വായുർഭാവ സമ്മർഗ ആദിത്യോ ബ്രഹ്മിത്യാദേശ, ആദിത്യനെ ബ്രഹ്മമെന്ന് ധ്യാനിക്കുക. ഇവിടെ എല്ലാം എന്താണ്? ഉപാസനകളാണ്, നാനാ തരത്തിലുള്ള ഉപാസനകൾ, ധ്യാന സമ്പ്രദായങ്ങൾ. ഇത്യാദിഷു ദേവാത്മോ ഉപാസനേഷു, ഇവിടെ എല്ലാം എന്താണ്? ദേവതകളെ ഉപാസിക്കേണ്ടി, ദേവതാത്മ ദേവതകളെ ഉപാസിക്കേണ്ടി വരുന്നിടത്ത് പിന്നെ തേഷാമേവ ദേവതാത്മാനാം അധികാര സംഭവതി, അതേ ദേവതകൾക്ക് അത് സാധ്യമാകത്തില്ല. ദേവതയ്ക്ക് ഉപാസിക്കാൻ കഴിയത്തില്ല, ഭേദമില്ലാത്തതുകൊണ്ട്. ഉപാസന എന്ന് പറയുന്നത് ഭേദബുദ്ധിയോടുകൂടി ചെയ്യുന്ന കാര്യമാണ്. ജ്ഞാനമല്ല, ജ്ഞാനത്തിൽ ഭേദബുദ്ധി നശിക്കുകയാണ്. തഥാ ഇമോവേവ ഗോതമ്മ ഭരദ്വാജോ അയമേവ ഗോതമോ അയം ഭരദ്വാജോ ഇത്യാദിഷു അപ്പി ഋഷി സംബന്ധേഷു ഉപാസനേഷു. ഇനി ബൃഹദാരണ്യത്തിൽ ഋഷി സംബന്ധമായ ഉപാസനകളെ കുറിച്ച് പറയുന്നു. ഇതാണ് ഗോതമൻ, ഇതാണ് ഭരദ്വാജൻ എന്ന് ഋഷി സംബന്ധമായ ഉപാസനയെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അവിടെയും അവിടെ പറയും എന്താണ്? ദക്ഷിണ ബ്രഹ്മത്തിന്റെ ദക്ഷിണ കർണമാണ് ഗോതമൻ. അവിടെ വിശദീകരിക്കും. വാമ കർണമാണ് ഭരദ്വാജൻ. ദക്ഷിണനേത്രവും നാസികയുമാണ് വിശ്വാമിത്ര വസിഷ്ഠൻ. വാമ നേത്രവും നാസികയുമാണ് ജമദഗ്നി കശ്യപവും. ഇങ്ങനെയൊക്കെ ഉപാസിക്കുന്നു. ഇത് ഋഷിമാരങ്ങനെ ചെയ്യും. അത് സ്വയം അവരല്ലേ, പിന്നെ അവരങ്ങനെ ഭേദബുദ്ധിയോടുകൂടി ഉപാസിക്കും. ഉപാസിച്ച തേശാമേവ ഋഷീണാം അധികാര ന സംഭവതി. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ബ്രഹ്മത്തെ ഉപാസിക്കാൻ സാധ്യമല്ല, ആത്മാവിനെ ഉപാസിക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? ആത്മാവ് ബ്രഹ്മം തൻ്റെ തന്നെ സ്വരൂപമായിരിക്കെ എനിക്ക് തനിക്ക് എങ്ങനെ തന്നെ ഉപാസിക്കാൻ പറ്റും? ആത്മാവിനെ ധ്യാനിക്കുക, ബ്രഹ്മത്തെ ധ്യാനിക്കുക എന്ന് പറയുന്നത് ആത്മാവിൻ്റെയോ ബ്രഹ്മത്തിൻ്റെയോ യഥാർത്ഥമായ സ്വരൂപത്തെ മനസ്സിലാക്കിയിട്ടല്ല, മറിച്ച് പിന്നെ എന്താണ്, അത് അധ്യാരോപം ഭാവനയാണ്. ആത്മാവ് അല്ലെങ്കിൽ ബ്രഹ്മം എന്ന് പറയുന്നതിന് ഒരു വസ്തുവായി ഭാവന ചെയ്യണം ആദ്യം. അതിനുവേണ്ടി പറയും എന്താണ്, അത് പെരുവിരലിന്റെ വലിപ്പമുള്ളതാണ് അല്ലെങ്കിൽ അത് ഒരു പ്രകാശരൂപമാണ്, ആദിത്യനെ പോലെ പ്രകാശിക്കുന്നതാണ്. ഇങ്ങനെയുള്ള നാമരൂപങ്ങളെ ആദ്യം ഭാവന ചെയ്തിട്ട് പിന്നെ അതിനെ ഉപാസിക്കും. അല്ലാതെ വാസ്തവത്തിലുള്ള ബ്രഹ്മത്തെ ആത്മാവിനെ ആർക്കും ഉപാസിക്കാൻ സാധ്യമില്ല, ധ്യാനിക്കാൻ സാധ്യമില്ല. പിന്നെ ധ്യാനിച്ച് സാക്ഷാത്കരിക്കുന്നു എന്ന് പറയുന്നതോ ആ പറയുന്നതൊന്നും പരമാർത്ഥത്തെ അല്ല. ധ്യാനിക്കാം, ആരോപിതമായ രൂപങ്ങളെ ധ്യാനിക്കാൻ പറ്റും. അതാണ് അദ്വൈതത്തിലെ മുഖ്യമായ സിദ്ധാന്തം. അതുകൊണ്ടാണ് അവിടെ സമാധി നിഷേധിക്കുന്നത്. സാധ്യമല്ല, പരമാർത്ഥത്തെ ധ്യാനിക്കുകയല്ല വേണ്ടത്. എങ്ങനെയാണോ മുമ്പിലിരിക്കുന്ന അഗ്നി അഗ്നി എന്നറിയുന്നത് പോലെ അത് വസ്തുതന്ത്രമാണ്. ഞാൻ പരമാർത്ഥത്തെ അറിയുക, അത് എങ്ങനെയാണോ അതിൻ്റെ സ്വരൂപം അങ്ങനെ ഗ്രഹിക്കുക. അല്ലാതെ അവിടെ ധ്യാനിക്കാനുള്ള യാതൊരു പഴുതുമില്ല എന്ന് വിചാരിച്ച് ധ്യാനത്തെ നിഷേധിക്കുന്നില്ല. ധ്യാനത്തെ ഉപാസനകളെല്ലാം അംഗീകരിക്കുന്ന എന്തുകൊണ്ടത് വേദം തന്നെ വിധിച്ചിരിക്കുകയാണ്. പക്ഷേ അതിന് ഭേദബുദ്ധി വേണം, ഭാവന വേണം, അധ്യാരോപം ആവശ്യമാണ്. പിന്നെന്താ അതിൻ്റെ വ്യത്യാസം? പറയുന്നു, മുക്തിക്ക് ഉപാസനയുടെ ആവശ്യമില്ല, നേരിട്ടുള്ള ആവശ്യമില്ല. മുക്തിക്ക് എന്താ പറയുന്നത്? ജ്ഞാനാദേവ, ജ്ഞാനം മാത്രം മതി. അപ്പൊ ജ്ഞാനത്തിൽ എന്താണ്, മുക്തി എന്താണെന്ന് വെളിപ്പെടുന്നു. മുക്തി പ്രാപിക്കേണ്ട ഒന്നല്ല, മുക്തി തന്നെ സ്വരൂപമാണെന്ന് വെളിപ്പെടുന്നു. ഇതിനപ്പുറം പാരമാർത്ഥികമായ മുക്തിയില്ല. പിന്നെ ബാക്കി മുക്തികളെ കുറിച്ച് പറയുന്നതെല്ലാം കൽപ്പനകളാണ്, ഭാവനയാണ്. ഇതാണ് അദ്വൈതത്തിന്റെ സിദ്ധാന്തം. അതെവിടെയൊക്കെ ഉപാസനയെക്കുറിച്ച് പറയുന്നു അവിടെയെല്ലാം അത് മനസ്സിലാക്കണം. എന്താണ് രണ്ടു തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നു. അപ്പോൾ ശ്രുതി തന്നെ ഉപാസനയെ നിർദ്ദേശിച്ചിരിക്കുന്നതുകൊണ്ട് ശ്രുത എന്താണ് അതിനെ ഉപാസനയെ നിഷേധിക്കുന്നില്ല, അത് അംഗീകരിക്കുന്നുണ്ട്. മന്ദാന അനുകമ്പയ, ശ്രുതിക്കു മന്ദന്മാരോടുള്ള അനുകമ്പ കൊണ്ട് അങ്ങനെയെല്ലാം പറഞ്ഞിരിക്കുന്നു എന്നാണ്. വിവേകി അതിനെ ആശ്രയിക്കേണ്ട കാര്യമുണ്ട്. വീണ്ടും ചോദിക്കുന്നു, അങ്ങനെ അതുകൊണ്ട് ജൈമിനി എന്താണ് പറയുന്നത്? വിദ്യ എന്ന് പറയുന്നുണ്ട്, ഉപാസന എടുക്കാം. ദേവന്മാരെ ദേവന്മാർക്ക് ഉപാസിക്കാൻ കഴിയത്തില്ല, ഋഷിമാർക്ക് ഋഷി ഉപാസിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് വിദ്യയിൽ ദേവന്മാർക്കും ഋഷിമാർക്കും അധികാരമില്ല. വിദ്യ ഉപാസനയായിട്ട് എടുത്തു കഴിഞ്ഞാൽ, ഇവിടെ ജ്ഞാനമായിട്ട് എടുത്താൽ എന്താണ്, അക്കാര്യം ഇവിടെ പറയുന്നില്ല ജൈമിനിയുടെ അഭിപ്രായമായിട്ട്. കുതശ്ച ദേവാദിഹേനാം അനധികാര, ഇനിയും പറയാം. ദേവാദികൾക്ക് വിദ്യ സാധ്യമല്ലെന്നുള്ള ഇനി വ്യക്തികൾ എങ്ങനെ? ജ്യോതിഷി ഭാവാച്ച, അടുത്ത സൂത്രം. ഇതിദം ജ്യോതിർമണ്ഡലം ദിസ്ഥാനം അഹോരാത്രാഭ്യാം ബഭ്രമത് ജഗതവഭാസയതി തസ്മിന്നാദിത്യാദിവോ ദേവതാ വചനാഹ ശബ്ദാഹ പ്രയുജ്യന്തേ ലോകപ്രസിദ്ധേർവാക്യശേഷ പ്രസിദ്ധേശ്ച നജ ജ്യോതിർമണ്ഡലസ്യ ഹൃദയാദിനാ വിഗ്രഹേണ ചേതനതയാ അർത്ഥിത്വാദിനവാ യോഗാവഗന്ധേ ശക്തിദേ മൃദാധിപത് അചേതനത്വ അവഗമാത്. ഇതിദം ജ്യോതിർമണ്ഡലം, അതിനെ വ്യാഖ്യാനിക്കുകയാണ്. സൂത്രം എന്ന് പറയുന്നത് സൂത്രവാനന്റെ സ്വന്തം, ഭാഷ്യം എന്ന് പറയുന്നത് വ്യാഖ്യാതാവിന്റെ സ്വന്തം. ഈ ഭാഷ്യകാരൻ പറയുന്നവനെന്ന് സൂത്രകാരൻ ഉത്തരവാദിയല്ല. സൂത്രത്തെ ഭാഷ്യകാരന് കൈ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണോ വ്യാഖ്യാനിക്കും, അതാണ് പൂർവ്വസൂത്രത്തിലൊരു ഉദാഹരണം ഞാൻ എടുത്ത് കാണിച്ചത്. വൃത്തു എന്നും ആവൃത്തു എന്നും അർത്ഥമുണ്ട്, സൂത്രം പറയാം, അങ്ങനെ പാഠമുണ്ട്. അപ്പോൾ വ്യാഖ്യാതാവ് നോക്കും തൻ്റെ സിദ്ധാന്തം എങ്ങനെയാണ് ഇതിലൂടെ അവതരിപ്പിക്കാൻ പറ്റിയത്, അതനുസരിച്ച് അവിടെ ഒരു ആയ ചേർക്കാം വിട്ടുകളയാം. ആയ ചേർത്ത് കഴിഞ്ഞാൽ താൻ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും കാര്യം കിട്ടുമെങ്കിൽ ആയ അവിടെ ചേർക്കും. ഈ സൂത്രങ്ങൾ കൂടെ ഒരു തകരാറതാണ്. കാരണം സൂത്രത്തിൽ ആ സൂത്രരൂപത്തിലൊരു അവ്യക്തതയുണ്ട്. അവിടെ ശബ്ദം പരമാവധി കുറച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ ചില ശബ്ദങ്ങളൊക്കെ അങ്ങനെ കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഇപ്പോൾ പൂർവ്വരൂപങ്ങളൊക്കെ വരുന്നിടത്ത് അവിടെ ഒരു ശബ്ദം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല. പിന്നെ അത് വ്യാഖ്യാതാവിൻ്റെ ആവശ്യമാണ്. വ്യാഖ്യാതാവിന് ആവശ്യമുണ്ടെങ്കിൽ വ്യാകരണ സൂത്രങ്ങളൊക്കെ നമ്മളിനി ധാരാളം ഉദാഹരണങ്ങൾ അങ്ങനെ പഠിക്കും. ഇല്ലാത്ത ശബ്ദങ്ങളെ കൽപ്പിക്കാൻ ഉള്ളതില്ലെന്നും പറയാം. എന്തുകൊണ്ട് അങ്ങനെ ഒരർത്ഥം കിട്ടണമെന്ന്. ഇപ്പൊ ജ്യോതിഷി ഭാവാച്ച എന്ന് പറയുന്ന ആ സൂത്രത്തിൽ എന്താണോ സൂത്രകാരൻ ഉദ്ദേശിച്ചത് അതാണോ ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചതെന്ന് നമുക്ക് ഉറപ്പു പറയാൻ പറ്റത്തില്ല. ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ച ഇങ്ങനെ തന്റെ ആഗ്രഹവും തന്റെ അറിവും വെച്ച് എല്ലായിടത്തും വ്യാഖ്യാനിക്കുന്നത് അവരവരുടെ ആഗ്രഹം വരും, അറിവും വരും, അറിവില്ലായ്മയും പ്രകടമാകും. അങ്ങനെ ശങ്കരാചാര്യരുടെ അറിവില്ലായ്മ പ്രകടമാകുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ഇനി ഇതുപോലെയുള്ള പല ഭാഗങ്ങളും വരും. നിങ്ങൾ പുറത്തിറങ്ങി പറയരുത് ശങ്കരാചാര്യർക്ക് വിവരമില്ലെന്ന് ഞാൻ പറഞ്ഞെന്നൊന്നും പറയരുത്, അങ്ങനെ പറഞ്ഞങ്ങളായിരുന്നു. പക്ഷെ ഇവിടെ അറിവില്ലായ്മയെ വെളിപ്പെടുത്തുന്നുണ്ട്. എന്താണ് ഇവിടെ പറയുന്നത്? എതിദം ജ്യോതിർമണ്ഡലം, നമ്മൾ മേലോട്ട് നോക്കിയാൽ കാണുന്ന എന്താണ് ജ്യോതിർമണ്ഡലം? അവിടെ സൂര്യനുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, ചന്ദ്രനുണ്ട്, ഇതിനാണ് ജ്യോതിർമണ്ഡലം എന്ന് പറയുന്നത്. ദ്വിസ്ഥാനം, അതിന്റെ സ്ഥാനം എന്താണ് ഈ കാണുന്ന ദ്വിസ്ഥാനം? ദ്വിലോകമാണ്. കാരണം ആകാശം എന്ന് പറയാൻ പറ്റില്ല, കാരണം ചിലതൊക്കെ അങ്ങ് വളരെ ദൂരെ നിൽക്കുകയാണ്. അപ്പൊ അങ്ങ് മേളില് നിൽക്കുന്നത് കൊണ്ട് ഇങ്ങനെ അടുത്ത് നിൽക്കുന്നത് കൊണ്ട് അതുകൊണ്ട് പറയുന്നത് ദ്വിലോകത്തിലാണ് ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പൊ റോക്കറ്റ് പോകുന്ന വിവരമൊന്നും അന്നറിയത്തില്ലല്ലോ, ഇത് പോകുന്നുള്ള കാര്യമൊന്നും സങ്കല്പിക്കാൻ പറ്റിയില്ല. ഇതിനെക്കുറിച്ച് മനുഷ്യൻ കൂടുതൽ പഠിക്കുമെന്നോ അവന് കൂടുതൽ വിവരം ഉണ്ടാകുമെന്നൊന്നും അന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ജ്യോതിർമണ്ഡലം ആണ്, ദ്വിലോകമാണ് അതിൻ്റെ സ്ഥാനം. അവിടെ എന്ത് ചെയ്യുന്നു? അഹോരാത്രാഭ്യാം ബഭ്രമത്, ഇവിടെയാണ് അബദ്ധം പറ്റിയത്. ഭ്രമചലനെ ബഭ്രമത് എന്ന് വെച്ചാൽ ഇതെല്ലാം നിരന്തരം ചലിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞാലും നമുക്ക് എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുക്കാം. എല്ലാത്തിനും ഒരു ചലനം ഉണ്ടല്ലോ, അങ്ങനെയുണ്ട്. ഈ പുതിയ സയൻസും പഴയ വേദവുമായിട്ട് ഒപ്പിക്കുന്നവരുണ്ട്, അവരിതൊക്കെ ഒപ്പിച്ചുകളയും. ചലനം എന്ന് പറഞ്ഞാൽ അവർ പറയും സൂര്യനും ചലിക്കുന്നുണ്ട്, ചന്ദ്രനും ചലിക്കുന്നുണ്ട്, അതിനെന്താ തെറ്റ്? ഇത് പണ്ട് ഋഷിമാർ കണ്ടുപിടിച്ച കാര്യം ഇവരിപ്പോൾ പറയുന്നേ ഉള്ളൂ എന്ന് പൊങ്ങച്ചൻ പറയും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല പറയുന്നത്. അഹോരാത്രാഭ്യാം രാവും പകലും ഇതെല്ലാം ചലിച്ചുകൊണ്ടിരിക്കുന്നു. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമെല്ലാം രാവും പകലും ചലിച്ചുകൊണ്ട്, എവിടെ ചലിച്ചുകൊണ്ട്? ഭൂമിക്ക് ചുറ്റും. ഇവിടെ അവഭാസേതി, ഈ ഭൂമിയെ പ്രകാശിപ്പിക്കുന്നു എന്നാ പറയുന്നു. ഇത് അബദ്ധമാണോ അല്ലയോ? സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം രാവും പകലും എന്ന് പറയുമ്പോൾ മനസ്സിലാവും സൂര്യന് ചുറ്റുമാണ്. ചലിച്ചുകൊണ്ട് ഭൂമിയെ പ്രകാശിപ്പിക്കുന്നു എന്ന് പറയുന്നത് ഇന്നിപ്പോ ഒരു ഒന്നാം ക്ലാസ്സിലെ കുട്ടിയെടുത്ത് പറഞ്ഞാലും പറയും. ഇതാരാ പറഞ്ഞു? ഭൂമിക്ക് ചുറ്റും സൂര്യനും ചന്ദ്രനും ഒക്കെ ചലിക്കുന്നു. അപ്പൊ എന്താ ഇത് പറയാൻ കാരണം? ഭൂമിയാണ് ചലിക്കുന്നു എന്നുള്ള വിവരം ഈ സർവജ്ഞന്മാർക്കൊന്നും പണ്ട് പിടികിട്ടിയിരുന്നില്ല എന്നാണ്. ഒരുപക്ഷെ അപൂർവം ചില ജ്യോതിശാസ്ത്രജ്ഞന്മാർക്ക് ഇതിനെക്കുറിച്ച് പണ്ട് ജ്യോതിശാസ്ത്രജ്ഞന്മാരുണ്ട്. ഇന്നത്തെ ജ്യോതിഷികളല്ല ആൾക്കാരെ പറ്റിക്കുന്നത്, ജ്യോതിശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നു. ബ്രാഹ്മീരനും ഭാസ്കരാചാര്യനും പോലെയുള്ള അവർക്ക് ആർക്കെങ്കിലും ചിലപ്പോൾ അറിവുണ്ടായിരുന്നിരിക്കാം. അതും സംശയമാണ്. കാരണം നമ്മുടെ ഈ മിക്കവാറും പല ശാസ്ത്രങ്ങളിലും പറയുന്നത് ഇത് തന്നെയാണ്. എന്താണ്? ഭൂമി നിശ്ചലമാണ്, അതുകൊണ്ടാണ് ഭൂമിയുടെ പേര് തന്നെ അചല. ഇത് ചലിക്കാത്തതാണ്. സൂര്യൻ ഭൂമിക്ക് ചുറ്റും ചലിച്ചുകൊണ്ടിരിക്കുന്നു, പ്രദക്ഷിണം ചെയ്യുന്നു, എത്രയോ സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നു ഈ അബദ്ധം. പക്ഷെ ഇതിനെ ആൾക്കാർ പിന്നെ വ്യാഖ്യാനിച്ച് ശരിപ്പെടുത്തി കളയും. വ്യാഖ്യാന ഫാക്ടറിയിലില്ലാത്ത പ്രൊഡക്റ്റുകളൊന്നുമില്ല. അവർ പറയും എന്താണ്? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും, നമ്മുടെ ഋഷിമാരങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർ സർവജ്ഞന്മാരാണ്. അവര് അത് ചലിക്കുന്നു എന്ന് പറയാൻ കാരണം അവർ ഭൂമിയിലും സൂര്യനിലും നിന്നല്ല, അവർ ചന്ദ്രനിൽ പോയി നിന്നിട്ട് നോക്കിയപ്പോൾ അപ്പം കണ്ട കാര്യമാണ് പറഞ്ഞത്. ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ച് കളയും. അങ്ങനെ ചിലർ വ്യാഖ്യാനിച്ച് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ജ്യോത്സ്യന്മാരുടെ അടുത്ത് ചോദിച്ചു നോക്കൂ, ഇങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സൂര്യൻ ഭൂമിക്ക് ചുറ്റും ചലിക്കുന്നു? ഒരേ അങ്ങനെ ഒരിടത്തും പറഞ്ഞിട്ടില്ല. നിങ്ങളൊരു ശ്ലോകം ഉദ്ധരിച്ച് ചോദിച്ചു, അതിൻ്റെ അർത്ഥം അതല്ല. അതിൻ്റെ അർത്ഥം സൂര്യൻ ഭൂമിക്ക് ചുറ്റും ചലിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ നിന്നിട്ട് ഭൂമി കറങ്ങുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ തിരിച്ച് നമ്മുടെ ബുദ്ധിയെ കറങ്ങിക്കളയും. അപ്പോൾ ഇതൊരു അബദ്ധമാണ്. വാസ്തവത്തിൽ ഈ ഒരു കാര്യം അറിയാമായിരുന്നുവെങ്കിൽ, അതായത് ഭൂമിയാണ് കറങ്ങുന്നത് സൂര്യനല്ല എന്നുള്ള ഈ കാര്യം അറിയാമായിരുന്നുവെങ്കിൽ, എത്രയോ നല്ല ധർമ്മത്തിന് എത്രയോ നല്ല ഒരു ഉദാഹരണം പറയാമായിരുന്നു. കാരണം സർവ ജീവന്മാരുടെ അനുഭവമാണ് സൂര്യൻ കറങ്ങുന്നു എന്നുള്ളത്. ഇത് കേവലം ഒരു ഭ്രമം മാത്രമാണ്. വാസ്തവത്തിൽ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയിൽ നിന്നുകൊണ്ട് ഇത് ചലിക്കുന്നില്ല എന്നുള്ള ഈ അനുഭവമാണ് ഭ്രമത്തിനുദാഹരണം എന്ന് പറഞ്ഞെങ്കിൽ ആർക്കും നിഷേധിക്കാൻ വയ്യാത്തൊരു ഉദാഹരണമാണ്. അതുമാത്രമല്ല, ജനിച്ച മരണം വരെയുള്ള ഒരു അനുഭവമാണ്. അപ്പൊ ആകാശ നീലിമെന്നെല്ലാം പറയുന്നതിൽ എത്രയോ വ്യക്തമായൊരു ഉദാഹരണമാണ്. ജീവന്റെ അനുഭവം എന്ന് പറയുന്നത് നിരന്തരം ഭ്രമത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സർവജ്ഞനാകാത്തതുകൊണ്ടാണ് അത് പറയാൻ പറ്റാത്തത്, അബദ്ധം പറ്റിയത്. ഇത് അദ്വൈതം, ഇത് നിസ്സാരമൊരു കാര്യമല്ല. അദ്വൈതം മനസ്സിലാക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ശങ്കരാചാര്യർ ഇതിനുദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഗീതാഭാഷ്യത്തിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയത്തില്ല. ഭ്രമത്തിനുദാഹരണം പറയുമ്പോൾ വളരെ ദൂരെ നിന്ന് ഒരാൾ നമ്മൾക്ക് നേരെ നടന്നു വരുമ്പോൾ ആ ആൾ നടക്കുന്നുണ്ടെങ്കിലും നമുക്ക് നടക്കുന്നില്ല എന്ന് തോന്നും. അത് ശരിയാണ്. ആകാശത്തിൽ ജെറ്റ് വിമാനം പോകുമ്പോൾ നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കിയാൽ വളരെ ദൂരെ അത് നിശ്ചലമായി നിൽക്കുന്നതായിട്ട് തോന്നും. കുറച്ച് കഴിയുമ്പോഴാണ് തലയ്ക്ക് മേളി നിൽക്കുന്നത്. കുട്ടിക്കാലത്തൊക്കെ നമ്മളിങ്ങനെ നോക്കി നിൽക്കും. ദൂരെ ചലിക്കുന്ന ഒരു വസ്തു ചലിക്കുന്നുണ്ടെങ്കിലും അത് ചലിക്കത്തില്ല. അപ്പൊ ചലിക്കുന്ന വസ്തു ചലിക്കുന്നില്ല എന്നുള്ളതിന് ഉദാഹരണം അതാ പറഞ്ഞത്. ഇനി ചലിക്കാത്ത വസ്തു ചലിക്കുന്നിൽ ചലിക്കുന്നു എന്ന് തോന്നുന്നതിന് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? വള്ളത്തിൽ സഞ്ചരിക്കുന്ന ആള്, ചുറ്റും നിൽക്കുന്ന മരങ്ങൾ സഞ്ചരിക്കുന്നതായി അയാൾക്ക് തോന്നുന്നു, അതും പറയുന്നുണ്ട്. അപ്പോൾ ഇതേ കാര്യത്തെ പറയുന്നതിനുള്ള ഉദാഹരണങ്ങൾ വേറെ പറയുന്നുണ്ട്. അത് നമ്മുടെ അനുഭവമാണല്ലോ. വള്ളത്തിൽ വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ അടുത്തേക്കുന്ന പോസ്റ്റ് മാറിപ്പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്, ട്രെയിനിലിരിക്കുന്നു. അപ്പോൾ എന്താണ്? ചലിക്കാത്ത വസ്തു ചലിക്കുന്നു തോന്നുന്നു, ഭ്രമമാണ്. അതുപോലെ തന്നെയാണ് ആദിത്യൻ ചലിക്കുന്നു എന്നുള്ള നമ്മുടെ അനുഭവ ഒരു ഭ്രമമാണ്. ഇത് മറ്റ് ഭ്രമങ്ങളെക്കാളും ഇതിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? മറ്റു ഭ്രമങ്ങളെന്ന് വെച്ചാൽ എപ്പോഴും നമുക്ക് അനുഭവപ്പെടുന്നില്ല, അപൂർവ സമയങ്ങളിൽ മാത്രമേ അനുഭവപ്പെടുന്നുണ്ട്. ചില വ്യക്തികൾ ചിലപ്പോൾ അങ്ങനെ അനുഭവപ്പെട്ടില്ലെന്നും വരാം. പക്ഷേ ആദിത്യന്റെ ഈ കറക്കം എന്ന് പറയുന്നത് എത്രയൊക്കെ നമ്മളത് ബോധിച്ചാലും ശരിയില്ല, ആദിത്യൻ കറങ്ങുന്നില്ല, ഭൂമിയാണ് കറങ്ങുന്നത് എന്ന് ജ്യോതിശാസ്ത്രം എല്ലാം ശരിയായ രീതിയിൽ പഠിച്ച് ബോധിച്ചാലും ശരി, ഈ ബ്രഹ്മാനുഭവം മാറുന്നില്ല. അത് ഉദയാസ്തമനങ്ങൾ അത് നമ്മുടെ മുമ്പിൽ എപ്പോഴും പ്രത്യക്ഷമായി തന്നെ ഇരിക്കുന്നു. അപ്പോൾ അവിടെ നമ്മൾ നിർബന്ധിതരായിത്തീരുകയാണ്. ഇങ്ങനെ ഒരു അനുഭവത്തിൽ നിന്ന് മാറിയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ദേഹാത്മബുദ്ധി അതുപോലെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ വ്യക്തമാണ്. ജനിച്ചു കഴിഞ്ഞാൽ മരണം വരെ ഇതിൽ നിന്നും മാറാൻ പറ്റുന്നില്ല. ഈ അനുഭവം തുടരുന്നു. ഇനി ഇതൊന്നും സത്യമല്ല, ഇതൊക്കെ തോന്നലാണ് എന്നറിയുന്ന തത്വജ്ഞാനിക്ക് പോലും അത് വീണ്ടും തുടരുന്നു. ഞാനെന്നുള്ള ബോധം തുടരുന്നു ശരീരത്തിൽ. അസത്യമാണെന്ന് ബോധിച്ചാലും തുടരുന്നു എന്നാണ്. അതുപോലെ ആദിത്യന് സഞ്ചരിക്കുന്നില്ല എന്ന് വ്യക്തമായി ബോധിച്ചു കഴിഞ്ഞാലും വീണ്ടും അനുഭവപ്പെടുന്നു, അത് ചലിക്കുന്നു. അതുപോലെയാണ് ദേഹാത്മബുദ്ധി. എത്രയൊക്കെ ശാസ്ത്രബോധം ഉണ്ടായാലും ആ അനുഭവത്തെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ബാധക്കേറ്റു എന്നുള്ള ഉദാഹരണം മാത്രമാണ്. പക്ഷേ ആ ജ്ഞാനത്തിനും ബാധ വരുന്നത് സത്യമല്ല, ആദിത്യൻ ചലിക്കുന്നില്ല, അത് നിശ്ചലമാണ്. നമ്മൾ ചലിക്കുന്നു എന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ കാണുന്ന ചലനം അവിടെയില്ല. അപേക്ഷികമായി അതെന്താണ്? നിശ്ചലമാണ്. ഇനി സൗരയൂഥത്തിൽ അതിനൊരു ചലനം ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ. എന്തായാലും നമുക്ക് അനുഭവപ്പെടുന്ന ചലനം അവിടെയില്ല. ഏതൊരു ചലനമാണോ ഉള്ളത് നമുക്ക് അനുഭവപ്പെടുന്നുമില്ല. അതുകൊണ്ട് ആദിത്യനും ചലിക്കുന്നില്ല എന്ന് ബോധിച്ചാലും അത് ചലിക്കുന്നു എന്നുള്ള ഈ അനുഭവം അത് ബാധിച്ചു പോകുന്നു, സത്യം മനസ്സിലാക്കുന്നു. അപ്പോൾ ബാധയ്ക്ക് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണത്, സത്യം മനസ്സിലാക്കിയിരുന്നെങ്കിൽ. പക്ഷേ ശങ്കരാചാര്യർക്ക് അത് അറിയത്തില്ലായിരുന്നു. ഇപ്പൊ ശങ്കരാചാര്യരെ പിടിക്കാൻ കിട്ടുന്ന ഏറ്റവും നല്ല ഒരു പോയിന്റാണത്. എന്താണ്? ശങ്കരാചാര്യർ സർവജ്ഞനല്ല എന്ന് തെളിയിക്കാൻ. ഒരു ശങ്കരാചാര്യന്മാർക്കും സാധ്യമല്ല ഇത് പറയാൻ. തത്വജ്ഞാനിയായിരിക്കുന്ന ശങ്കരാചാര്യർ സർവജ്ഞനെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ പ്രയോജനം? ആ തത്വജ്ഞാനി എന്നുള്ള നിലയ്ക്ക് എന്താണ് ശങ്കരാചാര്യ സർവജ്ഞനാണ്? അത് അഭിപ്രായ വ്യത്യാസമില്ല. കാരണം തത്വത്തെ, പരമാർത്ഥത്തെ അറിയുന്നു, പരമാർത്ഥമാണ് സർവവും, അങ്ങനെ സർവജ്ഞനാണ്. അക്കാര്യത്തെ ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. ആ രീതിയിൽ സർവജ്ഞനാണ്. പക്ഷേ ലോകവിവരം ഉണ്ടായിരുന്നില്ല. ഇവിടെയല്ല, ഇനി പല ഭാഗങ്ങളിലും ഇതിലും വലിയ അബദ്ധങ്ങൾ പറയും. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പറയും. അപ്പൊ സർവജ്ഞം എന്ന് പറയുന്നത് ശങ്കരാചാര്യ സർവജ്ഞനാണ്, അതറിഞ്ഞു ഇതറിഞ്ഞു എന്നൊക്കെ പറയുന്നു. അതൊക്കെ അന്ധശ്രദ്ധ എന്ന് പറയും, അന്ധമായ ശ്രദ്ധ. അതിനൊന്നും കാര്യമില്ല. കഥകളിലൊക്കെ പറയുന്നു ശങ്കരാചാര്യ സർവജ്ഞനാണെന്ന് പറയുന്നു. സർവജ്ഞൻ വെച്ചാൽ എല്ലാം അറിയുന്നയാള്. അങ്ങനെയാണെങ്കിൽ ഇതറിയണ്ടേ? സൂര്യൻ കറങ്ങുന്നില്ല, അതറിഞ്ഞില്ലല്ലോ. പിന്നെ ഈ പറയുന്ന എങ്ങനെ സർവജ്ഞനാണെന്ന്? കഥകൾ കേട്ടിട്ട്. കഥകൾ കേട്ടുകൊണ്ടാണ് പറയുന്നത് ശങ്കരാചാര്യ സർവജ്ഞനാണ്. ശങ്കരാചാര്യ ഹിമാലയത്തിലിരുന്നപ്പോൾ അവിടെ അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞ ഉടനെ ആകാശത്തിലൂടെ പ്ലെയിനില്ലാതെ സഞ്ചരിച്ചു, സർവജ്ഞനായതുകൊണ്ടാണ്. ഇങ്ങനെയുള്ള ഒരുപാട് പൊട്ട കഥകൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് പറയുന്നത് സർവജ്ഞനാണ്. അത് മഹാത്മാക്കളുടെ എല്ലാ പേരിൽ ഇങ്ങനെ ഒരുപാട് പൊട്ടക്കഥകൾ പ്രചരിപ്പിക്കും. ഇതെല്ലാം കൃക്കന്മാർ ചെയ്യുന്ന പണിയാണ്. കൂടുതൽ ഈ കഥ പ്രചരിപ്പിക്കുന്ന കൃക്കുള്ളവരാണ്. അവർക്ക് ഇങ്ങനെ ഓരോ ഭാവനകളുണ്ടാവും. ആ കഥകളിൽ നിന്ന് തന്നെ തെളിയും ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. കാരണം ശങ്കരാചാര്യ കഥ തന്നെ എടുക്കാം. ശങ്കരാചാര്യ മണ്ഡന മിശ്രനുമായിട്ട് വാദപ്രതിവാദം നടത്തി. അപ്പൊ സരസ്വതീ ദേവി അവിടെ പ്രത്യക്ഷപ്പെട്ട് ചോദ്യങ്ങൾ ചോദിച്ചതുകൊണ്ട് പിന്നെ കാമശാസ്ത്രത്തെക്കുറിച്ച് അറിവില്ലായിരുന്നു, അത് പഠിക്കാൻ വേണ്ടിയിട്ട് ശവത്തിൽ കയറി എന്ന് പറയുന്നു. ഇതൊക്കെ അസംബന്ധമാണ്. ശവമെന്ന് പറയുന്നതന്നെ സ്പർശിക്കാൻ പാടില്ലാത്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തൊട്ടു കഴിഞ്ഞാൽ കുളിക്കേണ്ട സാധനമാണ്. സ്മൃതികളിലെല്ലാം നിഷേധിച്ചിട്ടുള്ള കാര്യമാണ്. വളരെ ശൗചാചാര്യങ്ങൾ ആചാരങ്ങളോടുകൂടി ജീവിച്ച ശങ്കരാചാര്യ ശവത്തിൽ കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശവം എന്തുകൊണ്ട്? അത് സ്വതേ തന്നെ ശരീര അശുചിയാണ്, മലമൂത്രാദികളൊക്കെ നിറഞ്ഞിരിക്കുന്നു. ശരി, തന്റെ ശരീരമാണെങ്കിൽ സഹിച്ച് പറ്റും. ഇതിന്റെ അകത്തുണ്ട് എന്തൊക്കെ ഉണ്ടായിരുന്നാലും ഈ മലങ്ങളൊക്കെ തനിക്ക് സഹിച്ച് പറ്റും. വേറൊരാളിന്റെ അതൊക്കെ ഒരാൾ ചുമക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും തയ്യാറാവും. മലമൂത്രങ്ങൾ നിറഞ്ഞ ഒരു മുറിയിൽ പോയി താമസിക്കാൻ നമ്മളെടുത്ത് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും പോകും. പിന്നെയാണ് ശങ്കരാചാര്യർ പോകുന്നത് വേറൊരു തന്റെ മലവും മൂത്രമൊക്കെ ചുമക്കാൻ. എന്ത് അസംബന്ധമാണ്! സമാനയുക്തിയുണ്ട്. ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകാതെ അസംബന്ധമാണ്. പിന്നെ അങ്ങനെ പോയി. അതൊക്കെ പോട്ടെ, ഇനി അങ്ങനെ പോയി എന്ന് തന്നെ വയ്ക്കുക. സർവജ്ഞനായിരിക്കുന്ന ശങ്കരാചാര്യർക്ക് വേദവും ശാസ്ത്രങ്ങളും എല്ലാം അങ്ങനെയാണല്ലോ സർവജ്ഞൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. എന്താ ഒരു ശാസ്ത്രം മാത്രം അറിയാൻ പോയത്? അതിന് വേറൊരു ശരീരത്തിൽ കയറിയിട്ട് അതൊക്കെ പഠിക്കണം. സർവജ്ഞനാണെങ്കിൽ അതും അറിയണം. അതിന് കൂട് വിട്ട് കൂട് മാറുന്ന വിദ്യയുടെ ഒന്നും ഒരാവശ്യമില്ല. അങ്ങനെ വേണ്ടി വന്നു എന്ന് വെച്ചാൽ സർവജ്ഞനല്ലെന്നാ. എന്നാലും ഇതെല്ലാം ശരിയാണെന്ന് വിശ്വസിക്കുന്ന എന്തുകൊണ്ട്? അന്ധശ്രദ്ധ ഉണ്ട്. അതുപോലെയാണ് ഇവിടെയും പറയുന്നത്. അതല്ലാന്ന് ഇതിന്ന് വ്യക്തമാവും. കാരണം മനുഷ്യൻ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പിന്നെയും ചിന്തിച്ചു, പിന്നീട് ചിന്തിച്ചു. അന്ന് മനുഷ്യൻ ഇത്രയൊക്കെ അറിഞ്ഞിരുന്നുള്ളു. സൂര്യൻ ചലിക്കുന്നു, ഭൂമി ചലിക്കുന്നില്ല എന്നൊക്കെ അറിഞ്ഞിരുന്നു. അതനുസരിച്ച് ശാസ്ത്രങ്ങൾ ഉണ്ടാക്കി. ആ ശാസ്ത്രങ്ങൾ ശങ്കരാചാര്യം പഠിച്ചു. അതിനെ തുടർന്ന് പറഞ്ഞു, സൂര്യൻ ചലിക്കുന്നു, അതുകൊണ്ടാണ് രാവും പകലും ഉണ്ടാകുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജഗത് ഔഭാസ്യതി എന്ന് വെച്ചാൽ രാവും പകലും ഉണ്ടാകുന്നത് സൂര്യൻ ചലിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ സർവജ്ഞൻ എന്ന് പറയുന്നത് ഒരാളെ പറയുന്നത് ആത്മബോധത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പറയാൻ പറ്റൂ. അത് ഏത് ഗുരുവായാലും ശരി, അതിനപ്പുറം സർവജ്ഞനെന്ന് പറയാൻ പറ്റില്ല. പിന്നെ വേറെന്നുണ്ട്. കഴിഞ്ഞ സൂത്രം പറഞ്ഞ എന്താണ്? മനുഷ്യർക്ക് ജ്ഞാനതാരതമ്യമുണ്ട്, അത് അംഗീകരിക്കുന്നുണ്ട്. ജീവന്മാർക്ക് മനുഷ്യൻ തുടങ്ങി ഹിരണ്യഗർഭൻ വരെയുള്ളവരിൽ ജ്ഞാനത്തിന്റെ താരതമ്യം കാണുന്നുണ്ട്. ഒരാളെക്കാളും അറിവ് കൂടിയ ഒരാൾ വേറൊരാൾ കാണും, അതിനേക്കാൾ അറിവ് കൂടിയ ഒരാൾ കാണും, ഒരാളെക്കാൾ കൂടിയ സിദ്ധി വിശേഷങ്ങളുള്ള വേറൊരാൾ കാണും, യോഗികൾക്ക് അണിമാതി ഐശ്വര്യങ്ങൾ കാണും, ഇതെല്ലാം അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെയെല്ലാം ഉള്ളപ്പോൾ എല്ലാ മനുഷ്യനെയും നമുക്ക് തുല്യമെന്ന് പറയാൻ പറ്റില്ല. ഒരു യോഗിയെ പോലെയാണ് ഞാനെന്ന് പറയാൻ പറ്റില്ല. എനിക്കില്ലാത്ത കഴിവുള്ള ഒരു യോഗിക്കില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അതെല്ലാം അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ സർവജ്ഞത്വം എന്ന് പറഞ്ഞാൽ സർവ്വ വിഷയങ്ങളെയും അറിയുക എന്ന് പറയുന്നത് ഇവിടെ ശാസ്ത്രം അംഗീകരിക്കുന്നുണ്ട്. അതില്ല എന്നുള്ളതിന് ശങ്കരാചാര്യർക്ക് നമുക്കില്ലാത്ത പല ഐശ്വര്യങ്ങളും കഴിവുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് അംഗീകരിക്കാം. പക്ഷെ അറിവില്ലായ്മയും ഉണ്ടായിരുന്നു എന്നാണ് ഈ പറഞ്ഞത്. അപ്പൊ ശങ്കരാചാര്യർ ആത്മതത്വത്തെ സംബന്ധിച്ച് സർവജ്ഞനായിരുന്നു. ലോകകാര്യങ്ങളെ സംബന്ധിച്ച്, വ്യവഹാര കാര്യങ്ങളെ സംബന്ധിച്ച്, പല കാര്യങ്ങളെ സംബന്ധിച്ച് അറിവില്ലാത്ത ആളായിരുന്നു എന്നുള്ളത് നമുക്ക് സമർത്ഥിച്ചേ പറ്റൂ. അതിനുള്ള തെളിവാണിത്. അതുകൊണ്ടാണ് ഒരു അവശുദ്രാധികരണം എഴുതിയുണ്ടാക്കിയത്. അത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും പറഞ്ഞത്. അതുകൊണ്ടാണ് അത് എഴുതിയുണ്ടാക്കിയത്. അപ്പൊ അതിനാരും പിന്തുടരാൻ പാടില്ല. ശങ്കരാചാര്യ എഴുതിയതാണ്, സർവജ്ഞനാണ്, അതുകൊണ്ട് ആ എഴുതി വച്ചിരിക്കുന്നതൊക്കെ ശരിയാണെന്ന് കരുതാൻ പാടില്ല. അത് ശങ്കരാചാര്യരോടുള്ള എല്ലാ ബഹുമാനത്തോടും ആദരവോടും കൂടി തന്നെ അതിനെ തള്ളിക്കളയും. അതിനെ നിഷേധിച്ചേ പറ്റൂ. എന്തുകൊണ്ട്? അത് ആധ്യാത്മിക ശാസ്ത്രത്തിന്റെ വിഷയമല്ല, അത് സാമൂഹ്യശാസ്ത്രമാണ്. ആ വിഷയത്തിൽ ശങ്കരാചാര്യർക്ക് വേണ്ടത്ര അറിവോ ദീർഘദർശിത്വമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ പറഞ്ഞതുപോലെ തന്നെ ജ്യോതിശാസ്ത്രത്തെ കുറിച്ച് അറിവില്ലായിരുന്നു, തെളിവാണ്. ഇതുപോലെ പല ശാസ്ത്രങ്ങളെ കുറിച്ചും വേണ്ടത്ര അറിവില്ലായിരുന്ന, അല്ലെങ്കിൽ ഉണ്ടായിരുന്നാൽ തന്നെ അന്നുവരെ സമ്പാദിച്ച മനുഷ്യന്റെ അറിവേ ഉണ്ടായിരുന്നുള്ളൂ. ദീർഘദർശിത്വം ഇല്ല എന്ന് പറയുന്നതാണ്. പിന്നീട് ഉണ്ടാകേണ്ട ആ അറിവൊന്നും ഉണ്ടായില്ല. സർവജ്ഞത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂതം മുഴുവൻ അറിയണം, ഭാവി അറിയണം. അന്നുവരെയുള്ള ശാസ്ത്രങ്ങളെ കുറിച്ച് അറിവുണ്ടായിരുന്നു എന്ന് വയ്ക്കുക, ഉണ്ടായിരുന്നു. പക്ഷെ ഭാവിയിലുണ്ടാകുന്ന ശാസ്ത്രങ്ങളെ കുറിച്ചൊന്നും അറിവുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അബദ്ധം എഴുതി വെച്ചത്. ഇത് ഈ അബദ്ധമാണ് അവിടെ. അപ്പൊ ഇവിടെ ഇപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതി വെച്ചത്? രാവും പകലും ഉണ്ടാകുന്നത് സൂര്യൻ കറങ്ങിയിട്ടാണെന്ന് എഴുതി വെച്ചത്. എന്തുകൊണ്ട്? ഇങ്ങനെയുള്ള ചില ശാസ്ത്രങ്ങളാണ് അന്ന് പഠിച്ചിരുന്നു, പഠിപ്പിച്ചിരുന്നു. എഴുതിയവർക്ക് ഇതിനെക്കുറിച്ചുള്ള വിവരം ഉണ്ടായിരുന്നില്ല. ശങ്കരാചാര്യ ഇത് പഠിച്ചു. ഇത്തരം കാര്യങ്ങളിൽ ശങ്കരാചാര്യർക്ക് അന്ധശ്രദ്ധയുള്ള ആളായിരുന്നു. അതിനാണ് അറിവില്ലായ്മ എന്ന് പറയും. അതുകൊണ്ട് അത് അതുപോലെ എഴുതി വെച്ചു. പക്ഷെ മനുഷ്യൻ കൂടുതൽ അന്വേഷിക്കുകയും കണ്ടെത്താതിരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ഇതുപോലെ അന്ധശ്രദ്ധ ഉള്ളവരായന്നെ നമ്മൾ ഇതാണ് സത്യം എന്ന് വിശ്വസിച്ചിരുന്നുണ്ട്. അത് സർവജ്ഞനായ ശങ്കരാചാര്യ എഴുതി വെച്ചാണ്. പക്ഷെ ഇന്ന് മനുഷ്യന് കൂടുതൽ അറിവുണ്ടായപ്പോ, ശങ്കരാചാര്യർക്ക് കണ്ടെത്താൻ കഴിയാത്ത അറിവുണ്ടായപ്പോ, നമുക്ക് ധൈര്യമായി പറയാം ഇത് ശരിയല്ല ഇന്നത്തെ അറിവ് വെച്ച്. ഇതുപോലെ ശങ്കരാചാര്യർക്ക് അന്ധശ്രദ്ധ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ് സ്മൃതികൾ, മനുസ്മൃതി, ഗൗതമ സ്മൃതി. അതിൽ ഈ സാമൂഹികമായ വിഷയങ്ങളെ കുറിച്ച് ഒരുപാട് അസംബന്ധങ്ങൾ എഴുതി വെച്ചിരുന്നു. ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് കൈകൊണ്ട് തൊടാൻ പോലും കൊള്ളാത്ത പുസ്തകങ്ങളാണതൊക്കെ. വായിക്കുന്ന പോട്ടെ, കത്തിച്ചു കളയേണ്ട സാധനങ്ങളാണ്. അതിലെഴുതി വെച്ചിരുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് ധരിച്ചു, എന്നിട്ട് അതെഴുതി വെച്ചു. അതിനെയാണ് നമ്മൾ അവശുദ്രാധികരണം എന്ന് പറയുന്നത്. അപ്പൊ അതിനെയൊക്കെ അങ്ങനെ കാണും, തള്ളിക്കളയേണ്ടത് തള്ളിക്കളഞ്ഞേ പറ്റൂ. അപ്പോൾ ഇത് പറയുമ്പോൾ ഒരു കാര്യം ഓർമ്മിക്കണം. നമ്മുടെ ഗീത ചർച്ച ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ശങ്കരാചാര്യർക്ക് ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞ ഇവിടെ ചിലർക്ക് കൃമികടി ഉണ്ടായി. ഓർമ്മയുണ്ടോയെന്നറിയത്തില്ല. ഇവിടുത്തെ ചില വിദ്വാൻമാർക്ക്, നിലയം വിദ്വാൻമാർക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ മറുപടി വരും. ഞാനൊന്നും മറന്നിട്ടില്ല. തുടക്കം പോലുള്ള എല്ലാ കാര്യങ്ങളും വയസ്സ് കൂടി വരികയാണെങ്കിലും മറക്കാൻ വയ്യാത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എല്ലാം മനസ്സിരിപ്പുണ്ട്. അപ്പൊ അതെല്ലാം അതാത് സമയം വരുമ്പം ഓർമ്മിക്കും. അപ്പൊ എല്ലാവരും ഓർത്തോളണം. ഇങ്ങനെയുള്ള അബദ്ധങ്ങൾക്ക് വ്യക്തമായ തെളിവ്, ഇതെല്ലാം ആദ്യ അന്തം വരെ ശരിക്ക് പരിശോധിച്ച് നോക്കിയിട്ടാണ് ആദ്യം തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞത്. അല്ലാതെ ഇവിടെ വന്നിരുന്ന് കുറെ മണ്ടന്മാരെ പഠിപ്പിച്ചിട്ട് പഠിച്ചതല്ല അത്. ഇതെല്ലാം ആദ്യമേ തന്നെ പരിശോധിച്ചു നോക്കി എന്തൊക്കെയാണ് അബദ്ധം, എന്തൊക്കെയാണ് സുബദ്ധം എന്നിട്ടാണ് അതെല്ലാം പറഞ്ഞത്. ഇതുപോലെ ഇനിയുമുണ്ട്. അതുകൊണ്ടാണ് ബ്രഹ്മസൂത്രം പഠിക്കണമെന്ന് ഞാൻ നിർബന്ധമായിട്ടും പഠിപ്പിക്കണമെന്ന് എനിക്ക് ഒരു വാശി കൂടെ തോന്നിയത്. എന്നാലും ഇതെല്ലാം പറയാൻ പറ്റില്ലെങ്കിൽ ഇതെവിടെ പോയി പറയും? അത് എൻ്റെ ഒരു സ്വാർത്ഥത കൂടെ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു. അപ്പം നമുക്ക് അതുകൊണ്ട് ഒരിക്കലും ധരിക്കരുത് ഞാൻ ശങ്കരാചാര്യരെ നിന്ദിക്കുന്ന ഒരാളാണ്, നിഷേധിക്കുന്ന ഒരുകാരാണെന്നുള്ള. ശങ്കരാചാര്യർ പറഞ്ഞ ചില ആശയങ്ങളോട് വിപ്രതിബദ്ധിയുണ്ട്, അത് ശരിയല്ലെന്നേ പറയുന്നുള്ളൂ. അദ്വൈത ആചാര്യൻ എന്നുള്ള നിലയ്ക്ക് ആർക്കും തന്നെ ഒരിക്കലും ശങ്കരാചാര്യരെ നിന്ദിക്കാനോ നിഷേധിക്കാനോ ഒന്നും കാര്യമില്ല. അപ്പം ആ അഭിപ്രായ വ്യത്യാസം പറയുന്നത് ശങ്കരാചാര്യൻ പറഞ്ഞിട്ടുണ്ട്. പൂർവാചാര്യന്മാരോടെല്ലാം ജൈമിനി പറഞ്ഞ് ശരിയല്ല എന്ന് പറഞ്ഞ്, ഗൗതമൻ പറഞ്ഞ് ശരിയല്ല എന്ന് പറഞ്ഞ്, കണാദൻ പറഞ്ഞ് ശരിയല്ല എന്ന് പറഞ്ഞ് എന്ന അവരോടുള്ള ബഹുമാനം പ്രദർശിപ്പിച്ചിട്ടുമുണ്ട്. അപ്പൊ ശങ്കരാചാര്യരുടെ പരമ്പരയാണ് നമ്മൾ പിന്തുടരുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമുക്കും ചെയ്യാൻ പറ്റും. അതിനെ ശങ്കരൻ നിന്ദയായിട്ടെടുക്കരുത്. അങ്ങനെയാണെങ്കിൽ ശങ്കരാചാര്യ എന്നെ പൂർവാചാര്യന്മാരെ നിന്ദിച്ചാണെന്ന് പറയേണ്ടി വരും. അതില്ല, ചിലർക്ക് അതാണ് പേടി. ശങ്കരാചാര്യരെ കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ അങ്ങനെ പറഞ്ഞു, അവസാനം നമ്മൾ നമ്മുടെ ഗുരുവിനെയും നിന്ദിക്കത്തില്ലേ? അതില്ല. അതുകൊണ്ടല്ല ഇവിടെ ആശയപരമായിട്ടുള്ള വൈരുദ്ധ്യമേ ഉള്ളൂ, വ്യക്തിപരമായിട്ടൊന്നുമില്ല. ശങ്കരാചാര്യർ എന്നും പൂജ്യം തന്നെയാണ്. അതാണ് നമ്മളിതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്, നാസ്തികന്മാർ ചർച്ച ചെയ്യുന്നത്. അവരിതൊക്കെ കണ്ടിട്ട് ശങ്കരാചാര്യരെ നിന്ദിക്കും, അത് ശരിയല്ല. അതല്ല നമ്മുടെ ഉദ്ദേശം, ഒന്നല്ല ശങ്കരാചാര്യരെ നിന്ദിക്കുക എന്നുള്ളതല്ല. നമ്മൾ ശങ്കരാചാര്യ ആദരിച്ചുകൊണ്ട് തന്നെ ശങ്കരാചാര്യർക്ക് പറ്റിയ അബദ്ധങ്ങൾ അത് ശാസ്ത്ര യുക്തികൾ അനുസരിച്ച് നമ്മൾ പറയുന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഈ അവശൂദ്രാധികരണവും മറ്റും നമുക്ക് നിഷേധിക്കാൻ പറ്റൂ. അത് നിഷേധിക്കേണ്ട എന്താണ്? ഈ കാലത്തിൻ്റെ ആവശ്യമാണ്. എന്തുകൊണ്ട്? ഇന്നും അത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന മൂർഖന്മാർ സന്യാസിമാർ തന്നെ ഉണ്ട്. അപ്പോൾ അത് നിഷേധിച്ചേ പറ്റും. അതുകൊണ്ട് മാത്രം ഇന്ന് എല്ലാവരും പറയണം അതൊന്ന് ശരിയല്ലെന്ന് പറയുകയാണെങ്കിൽ പിന്നെ നമുക്കത് അതിലോട്ട് സ്പർശിക്കേണ്ട കാര്യമേ ഇല്ല. അതുകൊണ്ട് പറയും അത് വ്യക്തിയെ നിഷേധിക്കുകയല്ല, ഒരിക്കലും ആശയങ്ങളെയാണ്. മൂർഖത എന്ന് പറയുന്ന ആശയമാണ് മണ്ടത്തരം എന്നൊക്കെ പറയുന്നു, വിവരക്കേട് എന്നൊക്കെ പറയുന്നു. എല്ലാം ബ്രഹ്മമല്ലേ, നമുക്ക് ആരെങ്കിലും നിന്ദിക്കാൻ പറ്റുമോ? ഒരിക്കലും സാധ്യമല്ലോ. പിന്നെ അങ്ങനെ പറയുന്നതിൽ രാഗദ്വേഷങ്ങളോ അതൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ശങ്കരാചാര്യ താർക്കികന്മാരെയും മറ്റും പറഞ്ഞിരിക്കുന്ന എന്താണ്? വാലും കൊമ്പും ഇല്ലാത്ത പശുക്കളെന്നാണ്. അത്രയൊന്നും നമ്മൾ പറയുന്നില്ലല്ലോ. പറയുന്ന അവരുടെ അറിവില്ലായ്മയെ കുറിച്ച് പറയുകയാണ്. ആചാര്യത്വത്തെ ഗുരുത്വത്തെ നിഷേധിക്കാൻ വേണ്ടി പറയുന്നതല്ല. അപ്പോ ഇത് ഇത്രയും ഞാനിത് പറഞ്ഞത് അബദ്ധമൊക്കെ ആർക്കും പറ്റും. ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് പറയുന്നു, എനിക്കെന്തെല്ലാം അബദ്ധം പറ്റും? നമ്മുടെ ബുദ്ധിയും എല്ലാം ഒരേ സമയം എല്ലാ സമയവും ഒരുപോലെ നിൽക്കണമെന്നില്ല. ബാക്കിയുള്ള അബദ്ധം വരാം. പിന്നെ നമ്മുടെ ഉള്ളിൽ ഒരു കാര്യം വിചാരിക്കും, വാക്ക് പുറത്തു വരുന്ന വേറൊന്നായിരിക്കും. വാക്ക് പിഴയ്ക്കുക, പ്രമാദം, അതാർക്ക് സംഭവിക്കും? പിന്നെ അതുകൂടാതെ തന്നെ അറിയാത്ത കാര്യങ്ങൾ, അറിവില്ലാതെ ചില കാര്യങ്ങൾ പറഞ്ഞെന്ന് വരാം. പിന്നെ തെറ്റായി പഠിച്ചു വെച്ചിട്ട് പറഞ്ഞെന്ന് വരാം. ഇതൊക്കെ മനുഷ്യ സഹജമാണ്, പ്രമാദം എന്ന് പറയുന്നത്, വീഴ്ചകൾ. ഇവിടെ ശങ്കരാചാര്യർക്ക് പറ്റിയ എന്താണ്? തെറ്റായി പഠിച്ചു വെച്ചു. അന്ന് അത്രയും മനുഷ്യന് അറിവുണ്ടായിരുന്നു, അത് പറഞ്ഞു. ഇന്ന് നമുക്ക് അത് മനസ്സിലാകുന്നു. അതുകൊണ്ട് സർവജ്ഞനാണ്, തെറ്റ് പറ്റില്ല എന്ന് കരുതുന്നത് അന്ധശ്രദ്ധയെന്ന് പറയുന്നത്. ആധ്യാത്മികമായ ജീവിതത്തിൽ ശ്രദ്ധ ആവശ്യമാണ്, അതില്ലാതെ ഒന്നും നടക്കില്ല. ശാസ്ത്രത്തിൽ ശ്രദ്ധ വേണം, ഗുരുവിൽ ശ്രദ്ധ വേണം, പക്ഷേ അത് ഒരിടത്ത് അന്ധശ്രദ്ധയാകാൻ പാടില്ല. അത് പറയുന്നു എന്നുവെച്ചാൽ തനിക്ക് തന്നെ അപ്പോൾ വിഭ്രമം വരും, വിപരീയം വരും. അതുകൊണ്ട് ഗുരുവിന് ദോഷമൊന്നും വരത്തില്ല, ശാസ്ത്രത്തിനും ദോഷം വരത്തില്ല, താൻ ഭ്രാന്തിയിൽ പെട്ടുപോകും. അത് വരാൻ പാടില്ല എന്ന് പറയും. അപ്പോൾ ഇനി ഇവിടുത്തെ വിഷയത്തിലേക്ക് വരാം. ജ്യോതിഷി ഭാവ അച്ചാന്ന് പറയുന്നിടത്ത് എന്താണ് പറയുന്നത്? ബാക്കിയെല്ലാം വിടാം. രാത്രിയും പകലും ഉണ്ടാകുന്നത് സൂര്യനാണ്, ആ കാര്യങ്ങളെല്ലാം വിട്ടിട്ട് ബാക്കി മാത്രം എടുക്കാം. എന്താണ് ആദിത്യൻ തുടങ്ങിയ ഈ ശബ്ദങ്ങൾ പ്രയോഗിച്ചിരിക്കുന്നത്, ചന്ദ്രൻ തുടങ്ങിയ ശബ്ദങ്ങൾ പ്രയോഗിച്ചിരിക്കുന്ന ഈ ആകാശത്തിൽ കാണുന്ന ആദിത്യനും ചന്ദ്രനുമൊക്കെയാണ്. അതാണ് ഇവിടെ പറയുന്നത്. അത് കറങ്ങുന്നോ കറങ്ങുന്നില്ല അതൊക്കെ അവിടെ ഇരിക്കും. വേദത്തിൽ ആദിത്യ ശബ്ദം വരുന്നുണ്ട്. അത് പ്രയോഗിച്ചിരിക്കുന്ന ഇവിടെ ഈ ദ്വിമണ്ഡലത്തിലുള്ള ആദിത്യനിലാണ്. അതാണ് യദിദം ജ്യോതിർമണ്ഡലം ദ്വിസ്ഥാനം അഹോരാത്രാഭ്യാം ബഭ്രമത്. ബഭ്രമത് എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് ആവർത്തിച്ച് ചലിക്കുക എന്നാണ് എൻ്റെ അർത്ഥം. ജഗത് ഔഭാസേതി, ലോകത്തെ പ്രകാശിപ്പിക്കുന്നു എന്നുവെച്ചാൽ നമ്മുടെ ലോകത്തിന് വെളിച്ചം പകരുന്നു, ചലിച്ചുകൊണ്ട്. എങ്ങനെ? പകലായും രാത്രിയായും, രാത്രിയിൽ ഇരുട്ടും പകൽ വെളിച്ചവും. തസ്മിൻ, അങ്ങനെയുള്ള ആ ആദിത്യനും മറ്റുമാണ് ആദിത്യാദയോ ദേവത വചനാഹ ശബ്ദ പ്രയുജ്യന്തേ. അവിടെയാണ് ആദിത്യാദി ദേവതാശബ്ദങ്ങൾ നമ്മൾ ഈ കണ്ണുകൊണ്ട് കാണുന്ന ഇതിലൊക്കെയാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ലോകപ്രസിദ്ധേർ വാക്യശേഷ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ആദിത്യൻ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ഇതാണെന്ന് എങ്ങനെ അറിയാം? ലോകർക്കെല്ലാവർക്കും അറിയാം, ലോകപ്രസിദ്ധി. ഇവിടെയും അടുത്തൊരു പ്രധാന വിഷയം ചർച്ച ചെയ്യുകയാണ്, ലോകപ്രസിദ്ധിയെക്കുറിച്ച്. ഈ ലോകപ്രസിദ്ധി എന്ന് പറയുന്ന പ്രമാണമാണോ അല്ലയോ എന്നുള്ള കാര്യം. പിന്നെ വാക്യശേഷ പ്രസിദ്ധി, ശ്രുതി തന്നെ ഭാഗങ്ങൾ ഇതിനോട് ചേർന്ന് വരുന്ന ഭാഗങ്ങൾ, ഇതിനോട് ഏതെല്ലാം വാക്യങ്ങളെ ചേർക്കാമോ അതെല്ലാം അർത്ഥവാദങ്ങളിൽ നിന്ന് വേണമെങ്കിൽ ചേർക്കാം, ശ്രുതി മൂലകമായ സ്മൃതികളിൽ നിന്ന് ചേർക്കാം, ഇതിഹാസ പുരാണങ്ങളിൽ നിന്ന് ചേർക്കാം. ഇങ്ങനെയുള്ള മറ്റ് ഭാഗങ്ങളിൽ നിന്നും മനസ്സിലാക്കാം ആദിത്യൻ എന്ന് പറയുന്നത് ഇതായി ആകാശ മണ്ഡലത്തിൽ കാണുന്ന ആ ജ്യോതിർഗോളമാണെന്ന് മനസ്സിലാക്കാം. ഇനി പറയുന്നു, എന്നുവെച്ചാൽ ജ്യോതിർമണ്ഡലസ്യ ഹൃദയാതി വിഗ്രഹേണ ചേതനത്തയാ അർത്ഥിത്വാദിനാവ യോഗ അവഗന്ധം ശക്യത്തെ മൃതാധിപത് അചേതനത്വ അവഗമാത്. നിങ്ങൾ പറയുന്നത് എന്താണ്? ആദിത്യൻ എന്ന് വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ദേവതയാണെന്ന്. ഇവിടെ അതെങ്ങനെ ദേവതയാകും? അത് മൃതാധിപത് അചേതനമാണ്. ഇവിടെ എങ്ങനെയാണോ ഈ മൃത്ത്, മൃത്ത് എന്ന് പറയുന്നുണ്ട് ഈ ഭൂമിയെല്ലാം എടുക്കുക, ഇത് അചേതനമാണല്ലോ. ചേതനന്റെ ലക്ഷണങ്ങളെങ്കിലും ഇത് കാണുന്നുണ്ടോ? കരയുന്നുണ്ടോ? ചിരിക്കുന്നുണ്ടോ? വർത്തമാനം പറയുന്നുണ്ടോ? വികാര വിചാരങ്ങളൊക്കെ പ്രകടിപ്പിച്ചാലേ നമുക്ക് ചേതനെന്ന് പറയാൻ പറ്റൂ. എങ്ങനെയാണോ ഈ മൃത്ത് അചേതനമായിരിക്കുന്നത്, അതുപോലെ ഈ മേളിൽ കാണുന്ന ആദിത്യമണ്ഡലം അചേതനമാണ്. അതിന് അത് ചേതനാവണമെങ്കിൽ എന്ത് വേണം? അതിനും വേണം നമ്മുടേതുപോലെ ഒരു ഹൃദയവും മറ്റും. ഹൃദയാദിന വിഗ്രഹേണ, അതിനും ഒരു ഹൃദയം വേണം, ഇതുപോലെ അതിനും ഒരു ശരീരം വേണം. അതാണ് ഹൃദയാദിന വിഗ്രഹേണ ചേതനത്തയാ. അങ്ങനെ അതിന് ചേതനത്വം വരണം. ഈ മനുഷ്യനിൽ ചേതനത്വമുണ്ട്, കാരണം അവിടെ ഇതെല്ലാം കാണുന്നുണ്ട്. അവിടെ ശരീരമുണ്ട്, ഹൃദയമുണ്ട്, മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്, ചൈതന്യമുണ്ട്, പിന്നെ അർത്ഥിത്വമുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. എനിക്ക് ഇന്നതിനൊക്കെ നേടണം, സ്വർഗത്തിൽ പോകണം, ധനം വേണം, പുത്രം വേണം, പശു വേണം, ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഇതുമല്ലെന്നും ഈ അചേതനമായ വസ്തുക്കൾ കൊണ്ടോ സൂര്യനും ചന്ദ്രനും എല്ലാം ഉണ്ടോ? അതുകൊണ്ട് ചേതന ധർമ്മങ്ങളുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. യോഗ അവഗന്ധം നിസക്കിത, അത് മനസ്സിലാക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് ശരീരം ഹൃദയം തുടങ്ങിയ കാര്യങ്ങളൊന്നും ഈ അചേതനമായിരിക്കുന്ന ഭൂമിക്കോ അതിനോ ഒന്നുമില്ല. അവഗന്ധന ശക്യത, ഇത് മൃതാദികളെ പോലെ അചേതന വസ്തുക്കളാണ്, ജഡവസ്തുക്കളാണ്. അതുകൊണ്ട് ഇത് ചൈതന്യ സ്വരൂപങ്ങളായ ദേവതകൾ എന്ന് പറയുന്നത് ശരിയല്ല. ആദിത്യാദി ശബ്ദങ്ങൾ ദേവത വാചകമല്ല. അപ്പോൾ പൂർവപക്ഷം അതിന് സമാധാനം പറയുന്നു.